അതാണ് ഭാഷ്യത്തിൽ വ്യാഖ്യാനിച്ചത്. സയേഷ അവ്യാകൃതി ആത്മഭൂതി നാമരൂപേ വ്യാകുറുവൻ ബ്രഹ്മാതിസ്തംഭപര്യന്തേഷു ദേഹേഷു കർമ്മഫലാശ്രയേഷു അശ്വനായാദി മത്സു ശരീരത്തിൽ പ്രവിഷ്ട നന്നു അവ്യാകൃതം സ്വയമേവ വ്യാക്രിയതേ ഇത്യുക്തം കഥം ഇദാനീം ഉച്യതി പരേവ ത്വാത്മാ വ്യാകൃതം വ്യാകുറുവൻ ഇഹ പ്രവിഷ്ടൈതി. അവ്യാകൃതം സ്വയം വ്യക്തമാകുന്നു, വ്യാക്രിയതി ജഗത് രൂപത്തിൽ പ്രകടമാകുന്നു എന്നാണ് മുമ്പ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറയുന്ന എന്താണ്? കഥം ഇദാനീം ഉച്ചതേ പരേ ആത്മാ അവ്യാകൃതം വ്യാകുറുവൻ ഇഹ പ്രവിഷ്ടൈതി. ഇപ്പൊ പറയുന്ന എന്താണ് ആ പരമാത്മാവ്? അത് ഇതിനെ വ്യക്തമാക്കി അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. രണ്ടിനും വ്യത്യാസമുണ്ടെന്നാണ്. ഒന്ന് അവ്യാകൃതമായിരിക്കുന്ന ഒന്ന്, അത് പ്രപഞ്ചം ആണ്. പ്രപഞ്ചത്തെ അവ്യാകൃതം എന്ന് പറയുന്നു. അങ്ങനെ ധരിച്ചിട്ടാണല്ലോ ചോദ്യം ചോദിക്കുന്നത്. ഈ അവ്യാകൃത എന്താണ്? അപ്രകടമാകാതിരിക്കുന്നത്, അവ്യക്തമായിരിക്കുന്നത് പ്രപഞ്ചമാണോ അതോ ഈശ്വരനാണോ? ചോദ്യത്തിന്റെ താല്പര്യം. അവന് അവ്യക്തമായിരിക്കുന്ന ആ പ്രപഞ്ചം സ്വയം വ്യക്തമാകുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലായത്. ഇവിടെ പറയുന്ന എന്താണ്? ആ പരൻ പരമാത്മാ അത് അവ്യാകൃതം വ്യാകുർവൻ അതെന്ത് ചെയ്തു? ആ അവ്യക്തമായിരുന്ന പ്രപഞ്ചത്തെ പ്രകടമാക്കിയിട്ട് ആ പ്രകടമാക്കിയിൽ പ്രവേശിച്ചു, ഈ ശരീരത്തിലും അല്ലെങ്കിൽ ബുദ്ധിയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ അല്പം പൊരുത്തക്കേടുണ്ടെന്നാണ്. ഒരിടത്ത് പ്രപഞ്ചത്തെ തന്നെ അവ്യക്തമെന്ന് പറഞ്ഞു, അത് പ്രകടമായി കാരണം ഇവിടെ സ്വയമേവാന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഈശ്വരൻ സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു. നിഷദോഷ പരസ്യപ്യാത്മനോ അവ്യാകൃത ജഗദാത്മത്വനുപേക്ഷിതത്വ പറയുന്ന അവിടെ അവ്യാകൃത ജഗത് എന്ന് പറയുന്നത് എന്താണ്? പരസ്യപ്യാത്മനോ ആ പരമാത്മാവിനെ തന്നെ. പര ആത്മനേവ ആ പരമാത്മാവിനെ തന്നെയാണ് പറയുന്നത് അവ്യാകൃത ജഗത് എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു ജഗത്ത് പേര് പിന്നെ വേറൊരു പരമാത്മാവ് അങ്ങനെയില്ല. അവിടെ ഇല്ല, ഒരിടത്തുമില്ല. അപ്പോൾ അവ്യാകൃതത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവ്യാകൃത ജഗത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം അവിടെ നിന്നുണ്ടായി ഇത് വരാൻ വഴിയില്ലല്ലോ. അത് പറയും, ചിലപ്പോൾ ശബ്ദം പ്രയോഗിക്കുമ്പോൾ പല വിവക്ഷയിൽ പറയും. ചിലപ്പോൾ ആ ജഗത്തെന്നുള്ള പ്രാധാന്യത്തിൽ പറയും, ചിലപ്പോൾ ആത്മാവെന്നുള്ള പ്രാധാന്യത്തിൽ പറയും. ആ ശബ്ദത്തിൽ പിടിച്ചു തൂങ്ങിയോ അങ്ങനെയാണ് ഇങ്ങനെയല്ലേ പറഞ്ഞത്, നേരത്തെ അങ്ങനെ പറഞ്ഞല്ലേ, ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു. ഓരോ സമയം പറയുമ്പോഴും അതിൻ്റെ താല്പര്യം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ശബ്ദത്തിൻ്റെ നാനാർത്ഥങ്ങളിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പരസ്പര വിരുദ്ധമായി അർത്ഥം. ഇത് തന്നെയാണ് സുഷുപ്തിയെ സംബന്ധിച്ചും തർക്കം വരുന്നത്. അവിടെ അവ്യാകൃതം എന്ന് പറയും. അപ്പോൾ അവ്യാകൃതം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്? അവിടെ ഒരാത്മാവ്, പിന്നെ രണ്ടാമത് അവ്യാകൃതം എന്ന് പറയുന്ന ഒരു സാധനം രണ്ടിരിക്കുന്നു. അവ്യാകൃതത്തിന് അജ്ഞാനം എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ സുഷുപ്തിയിൽ ആത്മാവെന്ന് പറയുന്ന ഒന്ന്, അജ്ഞാനം എന്ന് പറയുന്നത് രണ്ടാമതെന്ന് ഒരു കൂട്ടർ പറയും. വേറെ കൂട്ടർ പറയില്ല, അവിടെ ആത്മാവ് മാത്രം, രണ്ടാമത് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ആത്മാവ് എന്താണ്? നിർഗുണമായ ആത്മാവ്. അങ്ങനെ പിന്നെ ഇതെല്ലാം എങ്ങനെ വന്നു? ഇതിന്റെ ഉപാദാനം എന്താണ്? നിർഗുണം ഒന്നിന്റെയും ഉപാദാനമല്ല, ഒന്നിന്റെയും കാരണമല്ല, ഒന്നിന്റെയും കാര്യമല്ല. അങ്ങനെ കാരണമൊന്ന് വിളിക്കാൻ വയ്യ. പക്ഷെ അതിന് ഇതെങ്ങനെ ഇതെല്ലാം എവിടെ നിന്ന് വന്നു? നിർഗുണത്തിൽ നിന്നൊന്നും വരാൻ വഴിയില്ല. അപ്പോൾ ഇതിന് കാരണമായി ഒന്ന് വേണം എന്ന് മറ്റൊരു കൂട്ടർ. അതുപോലെ തന്നെ ഇവിടെയും ഒരു പരമാത്മാവ്, ഒരു അവ്യാകൃതം, ഒരു അവ്യക്, അങ്ങനെ രണ്ടുണ്ട്. അതാണോ പറഞ്ഞു വരുന്നത്? പറയുന്നില്ല. പര ഏവാത്മനോ അവ്യാകൃത ജഗതാത്മത്തിനു വിളിച്ചു. ഇവിടെ അവ്യാകൃത ജഗത്തെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇവിടെ രണ്ടില്ല. അതൊക്കെ തന്നെ അവ്യാകൃത ജഗത്തെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പരമാത്മാവെന്ന് പറയാം. രണ്ടായിട്ടിരിക്കുകയല്ല. അതിന് സൂക്ഷ്മമൊന്നോ കാരണമൊന്നോ എന്ത് പറഞ്ഞാലും അത് ഒന്നാണ്. അതാണ് സ്വയം എന്ന് പറയുന്നത്. അതിന് മറ്റൊന്നിന്റെ സഹായം ആവശ്യമില്ല. അത് തന്നെ വ്യക്തമാക്കുകയാണ്. ആക്ഷിപ്ത നിയന്ത്ര കർത്തൃക്രിയാ നിമിത്തം ഹി ജഗത് വ്യാകൃതം വ്യാക്രിയത്തെ അബോധം എന്ന് പറഞ്ഞല്ലോ. ഈ ജഗത്ത്, ജഗത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആക്ഷിപ്തമാണ്, അന്യതാനുപന്നമാണ്. ജഗത്ത് ഇങ്ങനെ അനുഭവപ്പെടണമെങ്കിൽ അവിടെ ഒരു നിയന്താവ് വേണം, അല്ലെങ്കിൽ ജഗത്ത് ഇങ്ങനെ പോകത്തില്ല. നിശ്ചിതമായ വ്യവസ്ഥകൾ ജഗത്തിൽ കാണുന്നുണ്ട്. പിന്നെ ജഗത്തിൻ്റെ സൃഷ്ടി, അനുസ്യൂതമായ സൃഷ്ടി കാണുന്നുണ്ട്. ജഗത്ത് സ്വയം തന്നെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ കർത്താവ് വേണം, നിയന്താവ് വേണം, അതിനുള്ള ക്രിയ ജഗത്തിലും കാണുന്നുണ്ട്. ജഗത്ത് സദാ ചലനാത്മകമാണ്, ക്രിയാത്മകമാണ്. ജഗത്തിനും ഒരു ക്രിയ വേണം. അപ്പൊ ഇങ്ങനെയുള്ളത് നിയന്താവ് കർത്താവ് ക്രിയ നിയന്തൃത്വം കർത്തൃത്വം ക്രിയാത്വം ഇതെല്ലാം കൊണ്ട് പ്രകടമാകുന്ന ഈ ജഗത്ത്, ഈ ജഗത്ത് അവ്യാകൃതമായിരുന്നു പിന്നീട് പ്രകടമാകുന്നു. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും അവ്യാകൃതാവസ്ഥയിൽ ഇത് പരമാത്മാവാണ് ഇത് അവ്യാകൃതമായ മറ്റൊന്നാണെന്ന് വേർതിരിക്കാൻ ശ്രമിച്ചാൽ അബദ്ധമാണ്. പറയുമ്പോൾ ചിലപ്പോൾ ജഗത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും, ചിലപ്പോൾ പരമാത്മാവിന് പ്രാധാന്യം കൊടുത്ത് പറയും. പക്ഷെ അവിടെ വേർതിരിക്കാൻ കഴിയില്ല. ഇതം ശബ്ദ സമാനാധികരണ്യാച്ച അവ്യാകൃത ശബ്ദ. എന്താ പറയുന്നത്? ഇതം അവ്യാകൃതം എന്നാ പറയുന്നത്. ഇപ്പോൾ എന്താണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതം. അനുഭവത്തിന് വിഷയമായ ഒന്നിനെ ഇതമെന്ന് പറയാൻ പറ്റും. അവ്യാകൃതത്തെ നമുക്ക് ഇതമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ അനുഭവിക്കുന്നവനില്ല, അനുഭവത്തിന്റെ വിഷയമില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ജാഗ്രതയിലേ നമുക്ക് പറയാൻ പറ്റും ഇതം. സ്വപ്നത്തിലോ ജാഗ്രതയിലോ പറയാൻ പറ്റും, സുഹൃത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതം. അവ്യാകൃതത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് തന്നെയാണ് അവ്യാകൃതമായിരുന്നത്, അവ്യാകൃതമായിരുന്നത് തന്നെയാണ് ഇതായിരിക്കുന്നത്. ഇങ്ങനെ പറയാം, അഭിവ്യക്തി തിരോധാനം, അഭിവ്യക്തി അനഭിവ്യക്തി ഇങ്ങനെ പറയും. ഇതം ശബ്ദ സമാനാധികരണ അവ്യാകൃത ശബ്ദ, ഇതം അവ്യാകൃതമെന്ന് പറയാൻ പറ്റും. ശബ്ദ സമാനാധികരണീയം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇതം ശബ്ദം കൊണ്ട് എന്തിനാണോ ബോധിപ്പിക്കുന്നത് അതിനാണ് അത് തന്നെയാണ് അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ തർക്കം. ഇതം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന പ്രപഞ്ചത്തെയല്ലോ, അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്ന പ്രപഞ്ചത്തെ തന്നെ. ഇനി ഇതം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത് പരമാത്മാവിനെയാണെങ്കിലോ അവ്യാകൃത ശബ്ദം കൊണ്ടും ബോധിപ്പിക്കുന്നത് പരമാത്മാവിനെ തന്നെ. അവിടെ വേർതിരിക്കാൻ കഴിയില്ല, അതാണ് പറഞ്ഞു വരുന്നത്. വ്യാകൃതം വ്യാകൃതമായി എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മാവിനെയും ജഗത്തിനെയും പിരിക്കാൻ കഴിയും. യഥാ ഇതം ജഗത് നിയന്ത്രാദ്യ അനേക കാരക നിമിത്താദി വിഷ്ടവത് വ്യാകൃതം തഥാ അപരിത്യക്ത അന്യതമ വിശേഷവദേവ തഥാ വ്യാകൃതം പറയും. ഈ ജഗത്തിനെ നോക്കുക, ഈ അനുഭവപ്പെടുന്ന ജഗത്ത്, ഇവിടെ അനേക കാരക നിമിത്താദി വിശേഷം എന്ന് വെച്ചാൽ ഇവിടെയുണ്ട് നിയന്താവ് കടത്തുകാവ് എല്ലാം ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെ ഈ ജഗത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ജഗത്തിൻ്റെ പിന്നിൽ നിയന്താവും കർത്താവും ക്രിയയും എല്ലാം ഉണ്ട്. ജഗത്തിനെടുത്ത് പരിശോധിച്ചാലും അതാണ്, സർവത്ര കർത്താവ് നിയന്താവ് ക്രിയ ഫലം ഈ തരത്തിലാണ് ജഗത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുലാലൻ പാത്രത്തെ ഉണ്ടാകുന്നു, അവിടെ ഇതെല്ലാം വരുന്നു. അതുപോലെ സൃഷ്ടി ജഗത്തിനുള്ളിൽ തന്നെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജഗത്തിനൊരു സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവ് അവിടെ കർത്തൃത്വം ക്രിയ ഫലം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാ ഇതം ജഗത് നിയന്ത്രാദി അനേക കാരക നിമിത്ത വിശേഷവും വ്യാകൃതം, ഇങ്ങനെ നാനാ വിശേഷങ്ങളോടുകൂടി ഇത് പ്രകടമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത്, ആരാണ് ഇതിന്റെ നിയന്താവ്, ആരാണ് ഈ ജഗത്തിന്റെ കർത്താവ്, ആരുടെ ക്രിയയാണോ ഇത് പ്രകടമായത്. ഇങ്ങനെ ജഗത് നിയന്താവിനെ കുറിച്ച് ചിന്തിക്കുന്ന അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഈ ജഗത്തിൽ തന്നെ കാണുന്നു കർത്താവും ക്രിയയും സൃഷ്ടിയും ഈ ജഗത്തിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമ്പൂർണ്ണ ജഗത്തിനും ഒരു കർത്താവും ക്രിയയും ഒരു നിയന്താവും എല്ലാം വേണം എന്ന് കരുതുന്നു. അപ്പോൾ ഈ ജഗത്ത് എങ്ങനെയാണോ, ഈ ജഗത്തിൻ്റെ പിന്നിൽ ജഗത്ത് സ്ഥൂലമായി ജഡമായി ഭൗതികമായി ബാഹ്യമായൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ചേതന സ്വീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തഥാ അപരിത്യക്ത അന്യതമ വിശേഷോ ദേവ തദവ്യാപകം. ഇത് തന്നെയാണ്, ഇതിലൊന്നും വിടാതെ തന്നെ ഭർത്താവും നീന്താവും ക്രിയും ഒന്നും വിടാതെ ഇതെല്ലാം ഉണ്ടവിടെ. ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് എങ്ങനെയാണോ കർത്താവിനോട് കൂടിയിരിക്കുന്നത്, ഇത് തന്നെ ആ കർത്താവിനെയും മറ്റും വിടാതെ തന്നെ അത് അവ്യാകൃതമായിരിക്കും എന്നാണ്. എന്ത് പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഒന്നിനെ നമ്മൾ വ്യാകൃതം എന്ന് പറയുന്നു, മറ്റൊന്നിനെ അവ്യാകൃതം എന്ന് പറയുന്നു. അപ്പോൾ ജാഗ്രത സുഷുപ്തിയും പോലെ ജാഗ്രത എന്താണോ ഇതെല്ലാം പ്രകടമായിരിക്കുന്നു, ഇവിടെ ചൈതന്യം പ്രകടമായിരിക്കുന്നു, ചൈതന്യത്തിന്റെ പ്രവൃത്തി പ്രകടമായിരിക്കുന്നു, ജീവൻ കർത്താവും ഭോക്താവുമായിരിക്കുന്നു, ക്രിയ ജീവനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഫലം ക്രിയയുടെ ഫലം കാണുന്നു, ഇതെല്ലാം ജാഗ്രത. ഇതിനാണ് നമ്മൾ വ്യാകൃതം എന്ന് പറയുന്നത്. അവ്യാകൃതം എന്ന് പറയുമ്പോഴോ ഇതൊന്നും പോയിട്ടില്ല, ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഈ രൂപത്തിലെല്ലാം നീ ഉള്ളു. അത് കേവലമായ ഏകരൂപത്തിൽ ഇതെല്ലാം അവിടെ ഇരിക്കുന്നു, അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അത് ഈ രൂപത്തിലല്ലാത്തതുകൊണ്ട് അതിൻ്റെ പേര് പറയുന്നു അവ്യാകൃതം. അതാണ് പറയുന്നത് വ്യാകൃത അവ്യാകൃത മാത്രം, വ്യാകൃതം അവ്യാകൃതം എന്നുള്ള ഒരു വിശേഷതയുള്ളു, ബാക്കിയെല്ലാം അവിടെയുള്ളു. അതുകൊണ്ടാണ് അതിന് പറയുന്നത് അത് കാരണരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നു, ഇത് കാര്യരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. ആ കാരണരൂപം എന്നുള്ളതിനാണ് പറയുന്നത് അത് അവ്യാകൃതം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ചേതനന്റെ സാന്നിധ്യത്തിലാണ്. ആ ചേതനനെ അവിടെ നിഷേധിക്കാൻ സാധ്യമല്ല, പക്ഷെ ആ ചേതനൻ മറ്റൊരു രൂപത്തിലിരിക്കുന്നു, അപ്രകടമായിട്ടിരിക്കുന്നു, ഇവിടെ പ്രകടമായിരിക്കുന്നു. ദുഷ്ടസ്വരൂപേ വിവക്ഷാത ശബ്ദപ്രയോഗവും. ഈ വ്യാകൃതം അവ്യാകൃതം എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് ബഹളം ഉണ്ടാക്കരുത്, രണ്ടിടത്തും വസ്തു ഒന്ന് തന്നെ. പിന്നെ ശബ്ദം പ്രയോഗിക്കുന്ന പലപ്പോഴും വക്താവിന്റെ താല്പര്യം അനുസരിച്ചായിരിക്കും, എന്നുവെച്ചാൽ ഒരേ ശബ്ദം തന്നെ പല താല്പര്യത്തിൽ പ്രയോഗിക്കാം, പല അർത്ഥത്തിൽ പ്രയോഗിക്കാം. അതുകൊണ്ടാണ് ഭാഷകാരൻ എപ്പോഴും പറയുന്നത് താല്പര്യത്തെ എടുക്കുക, ശ്രുതിയിലെ ശബ്ദങ്ങളുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുക, ആ സന്ദർഭത്തിൽ എന്ത് താല്പര്യത്തെ പ്രയോഗിച്ചിരിക്കുന്നു. വിവക്ഷാത ശബ്ദപ്രയോഗം, അതിന് ഉദാഹരണം ഇവിടെ പറയുന്നു. ഇത് വേദത്തിൽ മാത്രമല്ല ലോകത്തിലും അങ്ങനെയാണ്, നമ്മൾ ഒരേ ശബ്ദം തന്നെ പല സന്ദർഭങ്ങളിൽ പല അർത്ഥത്തിൽ പ്രയോഗിക്കും. എങ്ങനെ ഗ്രാമ ആഗത ഗ്രാമശൂന്യ രീതി, ഗ്രാമ ആഗത ഗ്രാമശൂന്യ എന്നെല്ലാം പറയുമ്പോൾ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എങ്ങനെ കഥാചിത് ഗ്രാമശബ്ദേന നിവാസം മാത്ര വിവക്ഷായ ഗ്രാമശൂന്യ രീതി ശബ്ദപ്രയോഗോ ഭവതി. ഗ്രാമശൂന്യ എന്ന് പറയുന്നു, എവിടെയാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്, ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തം വന്നു, ദുരന്തം വന്നിട്ട് അവിടെയുള്ള മനുഷ്യരെല്ലാം ചത്തൊടുങ്ങി, അല്ലെങ്കിൽ എല്ലാവരും ഓടിപ്പോയി രക്ഷപ്പെട്ടു. ഒരാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, കേവലം വീടുകൾ മാത്രമാണ്. അയാൾ പറയുന്നു ഗ്രാമശൂന്യ. ഗ്രാമശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനാ ഗ്രാമം എന്ന് പറഞ്ഞത്, ആ കണ്ടതിനെ, അവിടെ മനുഷ്യരില്ല, മനുഷ്യശൂന്യമായ ആ വീടും മറ്റും കണ്ടിട്ടാണ്. വനത്തിൽ ചെന്നിട്ട് പറയാൻ പറ്റുമോ ഗ്രാമശൂന്യല്ല, കാരണം അവിടെ മനുഷ്യവാസയോഗ്യമായ ഒന്നും തന്നെ അവിടെ ഇല്ല, അവിടെ വൃക്ഷങ്ങളും പാറകളും എല്ലാമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മനുഷ്യവാസയോഗ്യമായ പലതും കാണുന്നു, എന്നാൽ മനുഷ്യരില്ല. അതുകൊണ്ട് പറയുന്നു ഗ്രാമ ആവാസ വ്യവസ്ഥകളെയൊക്കെ കണ്ടിട്ട് പറയുന്നു ശൂന്യ. അതിനെയാണ് അവിടെ ഗ്രാമം എന്ന് പറഞ്ഞത്, ശൂന്യമായിരിക്കുന്ന അതാണ്, മനുഷ്യ ശൂന്യമായിരിക്കുന്നത് ആ വീടുകളും മറ്റും ഒക്കെയാണ്, മനുഷ്യന് ഉപേക്ഷിച്ചിട്ട് പോയ അവശേഷിച്ച അടയാളങ്ങളാണ്, അതിനാണ് ഗ്രാമം. അവിടെ ഗ്രാമശബ്ദത്തിന്റെ അർത്ഥം അതായി. ഇനി ആണ് കഥാചിത് ഗ്രാമശബ്ദേന നിവാസ മാത്രവിവക്ഷായ ഗ്രാമശൂന്യ ശബ്ദ പ്രയോഗ ഭൂതി കഥാചിത് നിവാസ ജനവിവക്ഷായ ഗ്രാമാഗത. ഇനി ഒരു ഗ്രാമത്തിന്റെ അടുത്തൊരു വലിയ സദ്യ നടന്നു. അപ്പൊ ഗ്രാമീണരെല്ലാം ക്ഷണിച്ചു. അപ്പൊ വലിയ സദ്യയാണെന്ന് പറഞ്ഞപ്പോ ഗ്രാമത്തിലുള്ള ആപാലവൃദ്ധം നേരെ സദ്യക്കെത്തി. അപ്പൊ സദ്യ സംഘടിപ്പിച്ചവരിത് കൊണ്ട് ഭയന്നു. അവർ പറയുന്ന ഗ്രാമ ആഗത, അതാ ഗ്രാമം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ഗ്രാമം എന്ന് പറയുന്നത് എന്തിനാണ്? ആ വീടുകളാണോ പറയുന്നത്? വീട് വന്നെന്നാണോ? അല്ല, അവിടെ വന്ന ജനത്തെയാണ് ഗ്രാമം എന്ന് പറയുന്നത്. കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം കൂടി വന്നു ഭക്ഷണം കഴിക്കും. കണ്ടിട്ട് പറയണോ ഗ്രാമം ഇങ്ങനെ എത്തിച്ചേർന്നു. അവിടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? വന്നു ചേർന്ന ജനസമൂഹം. അപ്പൊ രണ്ടിടത്തും ഗ്രാമശബ്ദത്തിന്റെ അർത്ഥം രണ്ടായി. ഒരിടത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ശൂന്യമായ വീടുകളും മറ്റും, വേറെടുത്ത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനസമൂഹം. രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടല്ലേ? ഗ്രാമാഗത ഇതി കഥാചിത് ഉഭയവിവക്ഷായാമപി ഗ്രാമശബ്ദ പ്രയോഗഭവതി ഗ്രാമം ചെന്ന് പ്രവിശ്യത്. ഇനി ചില സമയത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെ എടുത്തുകൊണ്ട് പറയും. ഒരാള് പട്ടണത്തിൽ നിന്ന് വരുന്നു ഗ്രാമത്തിലേക്ക്. പക്ഷെ ആ ഗ്രാമം അത്ര നല്ല ഗ്രാമമല്ല, യാത്രക്കാരനാണ്. അവിടെ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പകർച്ചവ്യാധി പടർന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള ദോഷങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വഴിപോക്കനുണ്ട്. വഴിപോക്കൻ വഴി കണ്ട് ഒരാളോട് ചോദിച്ചു, ഇനി അടുത്ത് എവിടെയാ ഒന്ന് തങ്ങാൻ പറ്റിയ സ്ഥലം? അയാൾ പറയുന്ന അടുത്തൊരു ഗ്രാമമുണ്ട്, പക്ഷെ ഗ്രാമം എന്ന പ്രവേശിച്ചത്, ആ ഗ്രാമത്തിൽ നീ കയറരുത് എന്ന് പറയും. ആ ഗ്രാമത്തിൽ നീ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ എന്താ അയാൾ മനസ്സിലാക്കുന്നത്? അവിടെ ജനങ്ങളുണ്ട്, അവരുടെ ഇടയിൽ പ്രവേശിക്കരുതെന്നാണോ? അതെ, അവിടെ ഒഴിഞ്ഞ വീടുകളുണ്ട്, അതിൽ കയറരുതെന്നാണോ? അല്ല, എല്ലാം കൂടെ ചേർത്ത് അവിടെ ഗ്രാമം എന്ന് പറയുന്നത് ആ ജനങ്ങളും വീടുകളും എല്ലാം കൂടെ ചേർന്നാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നീ പോകരുതെന്നാണ്. അവിടെ ഒന്നിനെ ഒഴിവാക്കുന്നുണ്ട്. അവിടുത്തെ പ്രവേശവും നിവാസവും ഒന്നും നിനക്ക് യോജിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഗ്രാമം പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം വരും. അങ്ങോട്ടേ കയറരുത്, അവിടുത്തെ പറ്റിയ സ്ഥലമല്ല. അപ്പോൾ ഗ്രാമത്തിന് ഒരേ ഒരു ഗ്രാമശബ്ദത്തിന് മൂന്നർത്ഥം. ഒരിടത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ വീടുകൾ, രണ്ടാമത്തെ സ്ഥലത്ത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ, മൂന്നാമത് ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ ചേർന്നു, വീടും ജനവും എല്ലാം ചേർന്നു. അതുപോലെ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത് ഇതെന്താണോ പറയുന്ന ആളുടെ താല്പര്യം, അയാളുടെ മനസ്സിൽ കരുതുന്നു ഞാൻ പറയുന്നതിലൂടെ ഈ കേൾക്കുന്ന വ്യക്തി ഇന്ന അർത്ഥത്തെ ധരിക്കണം, അതാണ് വിവക്ഷ എന്ന് പറയുന്നത്. അത് ഞാൻ പ്രയോഗിക്കുന്ന ഈ ശബ്ദത്തിൽ നിന്ന് ഇപ്പോൾ ഈ അർത്ഥം ഗ്രഹിക്കണം. അതേ ശബ്ദം വേറെ സന്ദർഭത്തിൽ പ്രയോഗിക്കുമ്പോൾ അയാൾ കരുതുന്നു ഈ ശബ്ദത്തിൽ നിന്ന് ഇന്ന അർത്ഥം ഗ്രഹിക്കും. ശ്രുതി അതുപോലെയാണ്. ശ്രുതി ഒരു സമയത്ത് ഒരു ശബ്ദം പറഞ്ഞാൽ അതിന് താല്പര്യമുണ്ട്, ഇപ്പോൾ ഇവിടെ ഇന്ന അർത്ഥത്തെയാണ് ഗ്രഹിക്കേണ്ടത് ശ്രോതാവ്. ആ താല്പര്യ ശ്രുതി താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് തോന്നും എന്താണ് ഇത് പരസ്പര വിരുദ്ധമായി പറയുകയാണ്. മുമ്പൊന്ന് പറഞ്ഞു, ഇപ്പോ ഒന്ന് പറഞ്ഞു. വിരോധ പരിഹാരം ബ്രഹ്മസൂത്രത്തിലും മറ്റും ഭാഷകാര്യം ചെയ്യുന്നതാണ്. ഓരോ സ്ഥലത്തും എന്താണോ എന്ത് താല്പര്യത്തിലാണോ ശ്രുതി പറഞ്ഞത് ആ താല്പര്യത്തെ കണ്ടെത്തി ഇതിൽ പരസ്പരം വരുന്ന വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കുക. അല്ലെങ്കിൽ ഇത് പരസ്പര വിരുദ്ധമായ അസംബന്ധ പ്രലാപനം, അസംബന്ധത്തെ പറയുന്നതാണെന്ന് പറയും. ഇതങ്ങനെയല്ല. തദ്ദിഹാവി ജഗതിദം അവ്യാകൃതം വ്യാകൃതം ചിത്യഭേദവിക്ഷായാം ആത്മാ അനാമനോർഭവതി വിപദേശ. അപ്പോ ജഗതിദം അവ്യാകൃതം വ്യാകൃതം ച, അഭേദമായി പറയുകയാണ് ഈ ജഗത്തിന്. അവ്യാകൃതം വ്യാകൃതം എന്നുള്ള ഭേദം കൽപ്പിക്കാതെ ജഗത്തെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തർത്ഥമാണ് എടുക്കണം? ആത്മ അനാത്മനോർ ഭൗതിക ഉപദേശകരുടെ ആത്മ അനാത്മ രണ്ടർത്ഥത്തിൽ എടുത്തോളും. ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു അർത്ഥം എടുക്കണം. ആത്മ അനാത്മനോ ആത്മ അനാത്മാക്കളെ രണ്ടർത്ഥമുണ്ട്. ജഗത്തെന്ന് പറഞ്ഞ ഇവിടെ ആത്മാവുമാണ് അനാത്മാവുമാണ്. അല്ല, ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അനാത്മാവാണെന്നർത്ഥമില്ല. താല്പര്യം വിവക്ഷയ്ക്കനുസരിച്ചാണ് എന്നർത്ഥം. രണ്ടിനെ എടുക്കണം. കാരണം ആത്മാവിനെ വിട്ടിട്ടൊരു ജഗത്തുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ നിർദ്ദേശിക്കുന്ന എന്താണ്? ജഗത്തെന്നാ. ജഗത്തെന്ന് നിർദ്ദേശിക്കുമ്പോൾ ആത്മാ ജഗത്തിനെ വിടാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അപ്പൊ രണ്ടിനും കൂടെ ഗ്രഹിക്കുക. അങ്ങനെ പറയുന്നുണ്ട്. അതാണ് വ്യാകൃത ജഗതിതം അവ്യാകൃതം വ്യാകൃതം ചിത്യഭേദപക്ഷായ അവ്യാകൃത വ്യാകൃത ജഗത്തിനെല്ലാം കൂടെ ചേർത്ത് പറയും. രണ്ടിനെ ഗ്രഹിക്കണം. യഥായുധം ജഗതുത്പത്തി വിനാശാത്മകമിതി കേവല ജഗത് വ്യപദേശ. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തു പറയും, ഇതം ജഗത് ഉത്പത്തി വിനാശാത്മകം. ഉത്പത്തി നാശത്തോടു കൂടിയതാണ് ഇത്. ഉത്പത്തി നാശത്തോടു കൂടിയ ഇത് എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേവല ജഗത്? അവിടെ കേവല ജഗത്ത് എന്നർത്ഥം. അവിടെ ജഗത് ശബ്ദത്തിന് പരമാത്മാവെന്നുള്ള അർത്ഥം എടുക്കേണ്ട. കാരണം ഉത്പത്തി വിനാശത്തോടു കൂടിയതല്ല പരമാത്മാവ്. അപ്പോൾ അവിടെ ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്തെന്ന് തന്നെ എടുക്കാം. ഈ അനുഭവപ്പെടുന്നു ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന ഈ ഇത് തന്നെ, ഈ പ്രപഞ്ചം തന്നെ അങ്ങനെ എടുക്കാം. അപ്പോൾ ജഗത് ശബ്ദത്തിന് ഇവിടെ കേവലം പ്രപഞ്ചം എന്നുള്ള അർത്ഥം. മുമ്പ് എന്താണ്? രണ്ടർത്ഥം എടുത്തു. ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാ അവ്യാകൃതം ആയിരിക്കുമ്പോൾ അവിടെ പ്രാധാന്യം പരമാത്മാവിന്, വ്യാകൃതമായിരിക്കുമ്പോൾ പ്രാധാന്യം പ്രപഞ്ചത്തിൽ. അവിടെ രണ്ടർത്ഥം കൊടുക്കാം. ആത്മാ അനാത്മാ. ഇവിടെ ജഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ജഗത്ത്. ഇനി തഥാ മഹാനജ ആത്മാ സ്ഥൂലോ അനണു സയേഷ നേതി നേതി ഇത്യാദി കേവല ആത്മവ്യപദേശ. ഇനി ചില സന്ദർഭത്തിൽ ഇങ്ങനെ പറയും, മഹാൻ അജഹ ആത്മ അസ്ഥൂല. സ്ഥൂലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ജഗത്താണ്. അനണു അണു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രപഞ്ചമാണ്. പക്ഷെ അവിടെ അസ്ഥൂല അനണു എന്ന് നിഷേധിച്ചു. അവിടെ തന്നെ മഹാനജ ആത്മാ സയേഷ നേതി നേതി അങ്ങനെ പറയുന്നു. നൈതം നൈതം ഇതല്ല, ഇതല്ല ഈ അനുഭവിക്കുന്ന ഒന്നുമല്ല. ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് അവിടെ എന്താണ്? ജഗത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഇതംന ഇതംന. അപ്പൊ അവിടെ എന്തിനെ ഗ്രഹിക്കണം? ജഗത്തിനാണോ ഗ്രഹിക്കേണ്ടതല്ല, കേവല ആത്മവ്യപദേശം. അവിടെ കേവല ആത്മാവിനെ പറയുകയാണ്. അപ്പൊ ജഗത്തിനെ പരാമർശിക്കുന്ന ശബ്ദം തന്നെ മൂന്ന് തരത്തിലും പ്രയോഗിക്കാം. ആത്മാ അനാത്മാവായിട്ട്, കേവല ജഗത്തായി, കേവല ആത്മാവായി. കേവല ആത്മാവിനെ പരാമർശിക്കണമെങ്കിലും ജഗത് ശബ്ദം കൂടാതെ സാധ്യമല്ല. ജഗത്തിനെ പരാമർശിക്കുന്ന ശബ്ദം കൂടാതെ ആത്മാവിനെ പരാമർശിക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും സാധ്യമല്ല. കാരണം ശബ്ദം പ്രപഞ്ചികമാണ്, പ്രപഞ്ച അന്തർഗതമാണ് ശബ്ദം. പരമാത്മാവാണെന്ന് പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു? പ്രപഞ്ച ഭാഗമായിരിക്കുന്ന പരമാത്മ ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിലൂടെ അല്ലാതെ പരമാത്മ വ്യവഹാരം സാധ്യമല്ല. പ്രാപഞ്ചികമായിട്ടല്ലാതെ പരമാത്മ വ്യവഹാരം, പരമാത്മാവിനെ സംബന്ധിച്ചുള്ള വാക്കോ ചിന്തയോ സാധ്യമല്ല. അതുകൊണ്ട് പരമാത്മാവെന്ന് പറയുമ്പോഴും ജഗത്തിലൂടെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ജഗത്തിനെ നിഷേധിച്ചുകൊണ്ട് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ചിലയിടത്ത് ജഗത്തിനെ സ്വീകരിച്ചുകൊണ്ട് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നതാണ് വ്യാകൃതം അവ്യാകൃതം എന്ന് പറയും. എവിടെയായാലും ശരി ജഗത്ത് തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. മൂന്ന് സ്ഥലത്ത് പ്രപഞ്ചം തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ച അന്തർഗതമായിരിക്കുന്ന ശബ്ദങ്ങൾ, ആ ശബ്ദം തന്നെയാണ് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ആശയക്കുഴപ്പം വരുന്നത്. എങ്ങനെ ഈശ്വരനെ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റും? മനന അതീതനായിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ മനന ഭാഷയിലൂടെ അറിയാൻ പറ്റും? ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് ഈശ്വര ബോധമുണ്ടാകുന്നത്? ഇതെല്ലാം വേറെ വഴിയില്ല. ശബ്ദത്തെ ആശ്രയിക്കാതെ ഒരു വഴിയില്ല. എവിടെയാലും ശബ്ദത്തെ ആശ്രയിക്കും, ഒന്നുകിൽ അത് വൈഖരി, ശബ്ദത്തിന് വ്യത്യാസം. ഉപദേശിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ വൈഖരി ആശ്രയിക്കുന്നു, എന്നുവെച്ചാൽ ഈ പുറപ്പെടുന്ന ശബ്ദം. ഇനി അതെല്ലാം വിട്ടിട്ട് ഏകാന്തമായി ധ്യാനിക്കുകയാണെങ്കിൽ അവിടെ മാനസികമായ ശബ്ദത്തെ ആശ്രയിക്കുന്നു, ചിത്തവൃത്തി രൂപത്തിലുള്ള ശബ്ദത്തെ ആശ്രയിക്കുന്നു. ശബ്ദത്തെ ആശ്രയിക്കാൻ പറ്റട്ടെ, നിങ്ങൾ പറയും ഇതൊരു ശബ്ദജാലമാണ് പറയുന്നത്, ഇതിനൊന്നുമില്ല ഒരു ശബ്ദമേ ഉള്ളൂ എന്ന് പറയും. ഈ വെറും ശബ്ദത്തെ ആശ്രയിക്കാത്ത ഒരു സ്ഥലമില്ല. വ്യവഹാരമുണ്ടോ വാചികമോ മാനസികമോ ആയിട്ടുള്ളതോ, അവിടെ ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും. അവിടെ വാക്കിനെ വിട്ടാലും ശരി, മനസ്സുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെ ധ്യാനിക്കുന്നു? അഹം ബ്രഹ്മാസ്മി ശബ്ദമല്ലേ അത്? നിങ്ങളുടെ ധ്യാന ശബ്ദമല്ലാതെ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല, തനിക്ക് കേൾക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? തന്റെ മനസ്സാണ് ആ ശബ്ദമായിരിക്കുന്നത്. ശ്രവണേന്ദ്രിയത്തിലൂടെ അല്ല, മനസ്സിലൂടെ തന്നെ അനുഗ്രഹിക്കുന്നു. ആത്യന്തികമായ ശബ്ദമാണ്. അതുകൊണ്ട് ഈ ജഗത് ശബ്ദം, അത് അല്ലെങ്കിൽ ജഗത് അന്തർഗതമായിരിക്കുന്ന ശബ്ദങ്ങൾ, അത് പ്രപഞ്ചത്തെയും ചിലപ്പോൾ പ്രപഞ്ചത്തെ മാത്രം, ചിലപ്പോൾ പരമാത്മാവിനെ പ്രപഞ്ചത്തെ നിഷേധിച്ചുകൊണ്ട് ചിലപ്പോൾ രണ്ടിനെയും അങ്ങനെ ബോധിപ്പിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ അവ്യാകൃതം എന്തായിരുന്നു, വ്യാകൃതം എന്തായി എന്നുള്ളതാണ്. പക്ഷെ അതിലുപരിയായിട്ട് ജീവൻ, പരമാത്മാവ്, പ്രപഞ്ചം, ഇത് തമ്മിലുള്ള പരസ്പര ബന്ധത്തെ, ഇതെന്താണ്, അദ്വൈതത്തിൽ അല്ലെങ്കിൽ അദ്വൈതിയുടെ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാടെന്താണ് ഭാഷകാരൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ബന്ധം എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞു വരുന്നത് ആ ജഗത്ത് വ്യാകൃതമായിരിക്കുന്ന ജഗത്ത് ഇത് തന്നെയാണ് അവ്യാകൃതമായിരിക്കുന്നത്. ആ വ്യാകൃതമായ ആ ജഗത്ത് പരമാത്മാവിൽ നിന്ന് അത് വേറെയല്ല, ആ പരമാത്മാ തന്നെയാണ്. അവിടെ സൃഷ്ടി സംഭവിക്കുന്നു. സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു സ്വയമേവ കർമ്മകർത്തൃലെ കാര ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ മാറി നിന്ന് വേറൊരാളെ സൃഷ്ടിക്കുക. കുലാലൻ അല്ല പാത്രം, കുലാലൻ പാത്രത്തിൽ നിന്ന് മാറി നിന്നിട്ട് കുലാലനെ കുലാലൻ പാത്രത്തെ സൃഷ്ടിക്കുന്നു. പിതാവല്ല പുത്രൻ, പിതാവ് പുത്രനെ സൃഷ്ടിക്കുന്നു. അവരെ സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ നിന്ന് മാറി നിന്നു, പ്രപഞ്ചത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിക്കുകയാണോ, അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ നേരത്തെ കർമ്മകർത്തരുടെ കാരണം കർമ്മത്തെ വേറിട്ട് കാണിക്കാതെ സ്വയം അത് തന്നെ കർത്താവായിട്ടുള്ള ആ പ്രയോഗം, സ്വയം വ്യാകൃതമായി പ്രകടമായി എന്ന് പറയുന്ന ആ പ്രയോഗം ശരിയാകത്തില്ല. അത് പറയുകയും പിന്നെ ഇതിനെ ഒരാൾ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു എന്ന് പറയുകയും ചെയ്യുമ്പോൾ പരസ്പര വിരോധമുണ്ടല്ലോ. അതാണ് എന്നാണ് പറയണം വ്യാകൃത്ര വ്യാകൃതം സർവതോ വ്യാപ്തം സർവതാ ജഗത് കഥം ഇഹ പ്രവിഷ്ഠ പരികല്പിത. ഇവിടെ പറയുന്നു ആ പരമാത്മാവാണ് വ്യാകർത്താവ്, അതിനെ പ്രകടമാക്കിയ ആള്. ജഗത്താണെങ്കിലോ വ്യാകൃതം പ്രകടമായി. ഇനി ആ പരമാത്മാവാണെങ്കിലോ സർവതോ വ്യാപ്തം, സർവം നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ചർച്ച മുമ്പും വന്നിട്ടുണ്ട്. പരമാത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? സർവവ്യാപകമാണ് അല്ലെങ്കിൽ അനന്തമാണ് എന്ന് പറയുന്നു. സകഥമിഹ പ്രവിഷ്ട, അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിന് സൃഷ്ടിയിൽ പ്രവേശിക്കാൻ കഴിയും? സൃഷ്ടി വരുന്നതിന് മുമ്പ് തന്നെ അതവിടെയുണ്ട്, സർവത്ര ഇല്ലേ അത്? പിന്നെ എങ്ങനെ പ്രവേശിക്കും? കഥമിഹ പ്രവിഷ്ട പരികൽപ്പ എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എന്തുകൊണ്ട് അപ്രവിഷ്ടോ ഹിദ്ദേശ പരിസ്ഥിതിന പ്രവിഷ്ട ശക്തിയെ, താൻ മുറിയിലേക്ക് പ്രവേശിക്കുന്നു, മുമ്പ് അവിടെ പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് പുറമേ നിന്ന് പ്രവേശിക്കുന്നു. അതാണ് അപ്രവിഷ്ട ഹിദേശ. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിച്ഛിന്നേന, പുറമേ നിന്ന് വരുന്നവൻ പരിച്ഛിന്നനാണ്, അവൻ മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവേശിച്ച ശക്തി അവനെ പ്രവേശിക്കും. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു. സൃഷ്ടികർത്താവ് സർവവ്യാപിയാണെങ്കിൽ സൃഷ്ടിച്ചിട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല, അതവിടെ ഉണ്ട്, സൃഷ്ടിയിലുണ്ട്. യഥാ പുരുഷേന ഗ്രാമാതിർ, എങ്ങനെയാണ് പുരുഷൻ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത്? അവിടെ സംഭവിക്കാം. പുരുഷൻ ഗ്രാമത്തിന് പുറത്തായിരുന്നു, പരിച്ഛിന്നനാണ്, ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമാതിർ ന ആകാശേന ഗതി, ന യഥാ പുരുഷേന ഗ്രാമാതിഹി ന ആകാശേന ഗതി. പക്ഷേ ആകാശം എവിടെയെങ്കിലും പ്രവേശിച്ചതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മുറിക്കകത്ത് ആകാശം ഉണ്ടായിരുന്നില്ല, മുറി പണിതിനു ശേഷം അതിനകത്ത് ആകാശം കയറുമെന്ന് പറയാൻ പറ്റും? അത് പറയാൻ കഴിയത്തില്ല. അതുപോലെ പരമാത്മാവ് സ്വസൃഷ്ടിയിൽ പ്രവേശിച്ചു എന്നങ്ങനെ പറയാൻ കഴിയും. നിത്യപ്രവിഷ്ടത്വ പറയുന്നത് നിത്യപ്രവിഷ്ടമാണ്, സദാ അതവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പൂർവശം വരുന്നു, പാഷാണ സർപ്പാധിപ ധർമാന്തരേണ ഇത് ചെയ്ത്. പാഷാണ സർപ്പം, ഇതൊരു കഥയാണ്, ഇതൊരു വിശ്വാസമാണല്ലെങ്കിൽ. പാഷാണ സർപ്പം എന്ന് പറയുന്നു, എന്താണ് പറയുന്നത്? ഈ പാഷാണം എന്ന് വെച്ചാൽ നല്ല കട്ടിപ്പാറ, അതിനകത്ത് പഴുതുകളൊന്നുമില്ല, ഛിദ്രങ്ങളില്ല, സുഷിരമൊന്നുമില്ല, ഇല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് സർപ്പം ഇരിക്കുമെന്നാണ്. ജീവനുള്ള സർപ്പം, വലിയ സർപ്പം. അത് ഒരു കഥയാണ്, അല്ലാതെ അതിന് വാസ്തവമുള്ള കാര്യമില്ല. അത് എങ്ങനെയാണ് ഈ പാറയ്ക്കകത്ത് സർപ്പം വന്നത്? അപ്പം അത് പറയുന്നത്, ഈ പാഷാണം തന്നെ, പാഷാണം പഞ്ചഭൂതാത്മകമാണല്ലോ, പാഷാണം പഞ്ചഭൂതാത്മകമായ പാഷാണത്തിൽ അങ്ങനെ ഒരു സർപ്പ പരിണാമം ഉണ്ടായിരുന്ന അകത്ത്, എന്നിട്ട് അതിൽ ജീവൻ വന്നു എന്നാണ്. അതിൽ ജീവഭാവം വന്നു എന്നാണ്. അപ്പം അത് ഇങ്ങനൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പല പൊട്ടക്കഥകളും നമ്മളീ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ചിന്തിക്കാൻ പോകത്തില്ല, അത് പ്രാമാണിക ഏതെങ്കിലും ഒരു വസ്തുതി പറഞ്ഞിരുന്നാൽ മതി. പിന്നെ പരിശോധിക്കാനൊന്നും പോകത്തില്ല, പാറയ്ക്കകത്ത് സർപ്പം എങ്ങനെ വരും, വരാൻ സാധ്യതയുണ്ടോ, അതൊന്ന് ചിന്തിക്കാൻ പോകത്തില്ല. പിന്നെ അങ്ങനെ പറയുന്നതിന് ഒരു പക്ഷേ കാരണം ചില പ്രാണികൾ, തവളയെ പോലെയുള്ളതെല്ലാം കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അങ്ങ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകും, എന്നിട്ടൊരു സുപ്ത രൂപത്തിലിരിക്കും വളരെ കാലം. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അത് പുറത്തു വരും, അത് സ്വയം പ്രവേശിക്കുന്നതാണ്. അചിലവും പാറയുടെ കൊത്തിലായിരിക്കും, അല്ലെങ്കിൽ മണ്ണിൽ ഏതെങ്കിലും സുഷിരത്തിലായിരിക്കും, അങ്ങനെ സംഭവിക്കാം. ഇത് കണ്ടിട്ട് ആരോ കരുതി പാറയ്ക്കകത്ത് തനിയ സർപ്പം ഉണ്ടാകും, അത് പാറയിൽ നിന്ന് പാറ പരിണമിച്ചതിനകത്ത് ഒരു സുഷിരമില്ലാതെ. സർപ്പത്തിനാണെങ്കിൽ സ്വയം ഒരു സുഷിരം ഉണ്ടാക്കാൻ കൂടി കഴിയത്തില്ല, അതുമല്ല എലിയുടെ മാളത്തിലൊക്കെ കയറിയിരിക്കാൻ അതിന് കഴിയുമോ? സ്വയം ഉണ്ടാക്കാനുള്ള ശേഷി കൂടി ഒരു സൃഷ്ടം കണ്ടാൽ അതുവഴി അകത്തു പോകും. അങ്ങനെ ഒരു പക്ഷേ ചിലപ്പോൾ സർപ്പോ ഏതെങ്കിലും മണ്ണിനടിയിലുള്ള ഏതെങ്കിലും സൃഷ്ടങ്ങളിലൊക്കെ വളരെ കാലം ഇരുന്നു വരാം. ഈ പറയുന്ന പോലെ പ്രകൃതി വിരുദ്ധമായി വരുമ്പോൾ ഒരനുകൂല പ്രകൃതിയെ പ്രതീക്ഷിച്ച് മറ്റു ജീവികളൊക്കെ ഇരുന്നത് പോലെ ചില സർപ്പങ്ങളും ഇരുന്നെന്ന് വരാം. അല്ലാതെ ഒരിക്കലും സർപ്പം പാഷാണത്തിൻ്റെ അകത്ത് പഞ്ചഭൂതം പരിണമിച്ച അതിൻ്റെ അകത്തൊരു സർപ്പം ഉണ്ടാകുക അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ പാഷാണ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും മനുഷ്യനെയും കിട്ടിയാണ്. സർപ്പത്തിന് മാത്രം എന്താ മനുഷ്യനുണ്ടായിക്കൂടി? എന്തായാലും പാഷാണ മനുഷ്യനെ കുറിച്ച് പറയുന്നില്ല, പാഷാണത്തിനകത്തിരുന്ന മനുഷ്യൻ അത് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പലതും ശങ്കരാചാര്യർ സ്വീകരിച്ചിട്ടുണ്ട്. ഉണ്ട് എന്ന് പൂർവക്ഷമാണെങ്കിലും അതിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കാം എന്ന് അംഗീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സർവജ്ഞന്മാർക്കെല്ലാം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് മറുപടി പറഞ്ഞാൽ മതി. പാഷാണം ഒരിക്കലും പരിണമിച്ച് സർപ്പമാകത്തില്ല. സർപ്പം ഉണ്ടാവണമെങ്കിൽ അത് അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരണം, ഒന്നിൽ അതിനെ പ്രസവിക്കണം, അല്ലെങ്കിൽ മുട്ടയിടണം, അതിൽ നിന്ന് വിരിഞ്ഞു വരണം. അല്ലാതെ സർപ്പം ഉണ്ടാകത്തില്ല എന്ന് പറയണം. ഇതങ്ങനെയല്ല പറയുന്നത്, അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെയും ഉണ്ടാകാം. പഞ്ചഭൂത ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, അത് നിഷേധിക്കാമോ? വിവരക്കേടല്ലേ എന്നൊന്നും ചോദിക്കരുത്. വിവരക്കേട് ആര് പറഞ്ഞാലും നിഷേധിച്ചേ പറ്റും. അന്ധവിശ്വാസം അങ്ങനെ വിശ്വസിച്ചു പോകും. ബ്രഹ്മസൂത്രത്തിൽ ഇതിലും വളരെ തമാശയുള്ള കാര്യങ്ങൾ പറയും, അബദ്ധങ്ങൾ. പക്ഷെ അത് അബദ്ധമാണെന്ന് പറയാൻ ആരും ധൈര്യപ്പെടത്തില്ല ഭയന്നിട്ട്. അപ്പോ ശങ്കരാചാര്യ എന്ന് പറയുന്നത് എന്താണ്? സത്യം പറയാൻ ഭയക്കണ്ടെന്നാണ്. ദീദിയാദ്വൈ ഭയം ഭൂതി, രണ്ടാമതെന്നുണ്ടെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കരുതെന്നാ പറയുന്നത്. ഇതൊക്കെ അബദ്ധമാണ്. പാഷാണ സർപ്പം, ആകാശ കോടാലി എന്ന് പറയും പോലെ ഉള്ളൂ. അങ്ങനെ ഒരു കോടാലി ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ആകാശ കോടാലി? അതുപോലെയുള്ള പാഷാണ സർപ്പം എന്ന് പറയുന്നത്. പക്ഷെ അത് ഉണ്ടെന്ന് അംഗീകരിച്ചാണ് ഇവിടെ ചർച്ച. അങ്ങനെ സംഭവിക്കാം. വേറൊരുദാഹരണം പറയും. അഥാപിസ എന്ന പര ആത്മാ സ്വനൈവ രൂപേണ പ്രവേശിക്കും തർഹി തസ്തൈവ ധർമാന്തരേണ ഉപജായത. അതാണ് പര ആത്മാവ് എന്ന് സ്വരൂപത്തിൽ, തസ്തൈവ ധർമാന്തരേണ ജീവരൂപത്തിൽ, അവിടെ പരരൂപത്തിലിരുന്നു, അത് ജീവരൂപത്തിൽ പ്രവേശിച്ചു. എന്ന് വെച്ചാൽ രണ്ട് രണ്ടായിട്ട്, പരൻ വേറെ ജീവൻ വേറെ, ആ രീതിയിലാണ് ചോദ്യം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പാഷാണത്തിൽ നിന്ന് ബാഹ്യമായ സർപ്പം പാഷാണത്തിലേക്ക് കയറിക്കൂടി, അങ്ങനെയല്ല ചോദ്യാർത്ഥത്തിലല്ല. പാഷാണാത് ബാഹ്യ സർപ്പാദി തത്ര പ്രവിഷ്ടയിതി ശങ്കാപോഹാർത്ഥം. എന്താണ്? സർപ്പാദേഹി അസ്മാതിരൂപേണ സ്ഥിത ഭൂതപഞ്ചക പരിണാമത്വാന് തത്ര സഹജത്വം എന്നൊക്കെയാണ് വയ്ക്കുന്നത്. സർപ്പം എന്ന് പറയുന്നത് പാഷാണാദി പഞ്ചഭൂതാത്മകമായതുകൊണ്ട് അത് പരിണമിച്ചുണ്ടായത് പ്രകൃതിയിൽ സ്വാഭാവികമായി ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ അസാധ്യമായത് സംഭവിച്ചുകൂടാന്നില്ല, അതെല്ലാം വല്ല യോഗ സിദ്ധികളുണ്ടോ അല്ലെങ്കിൽ വല്ല ദേവതാ സിദ്ധികളുണ്ടോ ഒക്കെ ചിലപ്പോൾ സംഭവിക്കും, നമുക്ക് അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ പ്രകൃതിയിൽ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അത് നിഷേധിക്കേണ്ടി വരുന്നത്. ഭൂതപഞ്ചക പരിണാമത്വ തത്ര സഹജത്വം പാഷാണോ യാനി ഭൂതാനിസ് തേഷാം പരിണാമ സർപ്പാദി. അതുപോലെ പരിച്ഛിന്നസ്യാമി പരസ്യ അപരിച്ഛിന്നസ്യാമി പരസ്യ ജീവാകാരേണ ബുദ്ധ്യാതു പ്രവേശിച്ചു. അപരിച്ഛിന്നനായ അത് സ്വയം പരിച്ഛിന്നനായി ബുദ്ധി പ്രവേശിച്ചു, അത് സ്വീകരിക്കത്തില്ല. അവിടെ ഒരു ഭേദത്തെ സ്വീകരിക്കാൻ വയ്യ. അതാ വിസ്യാദ് പര ആത്മാ സ്വീനീയ രൂപേണ പ്രവേശിക്കും ദർഹി. എന്നാലും പരമാത്മാവ് സ്വയം പ്രവേശിച്ചു എന്നുള്ളതല്ല, തസ്തൈവ ധർമാന്തരണ ഉപജാവിത്തെ. ധർമാന്തരണം മറ്റൊരു രൂപത്തിൽ വെച്ചാൽ ജീവരൂപത്തിൽ അങ്ങനെ പ്രവേശിക്കുന്നു, പരിണമിക്കുന്നു എന്നാണ്. പരമാത്മാവ് ജീവരൂപത്തിൽ പരിണമിച്ചു. എങ്ങനെ? പഞ്ചഭൂതാത്മകമായ പാഷാണം സർപ്പരൂപത്തിൽ പരിണമിച്ചു. അതുപോലെ അത് അംഗീകരിക്കുന്നുണ്ട് സിദ്ധാന്തി. പഞ്ച പുറപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് നിഷേധിക്കുന്നു. പഞ്ചഭൂതാത്മകമായ പാഷാണം എന്ന് വെച്ചാൽ പാറ. മലയാളത്തിൽ പറയുന്ന പാഷാണം വിഷമല്ല, എലിവിഷമല്ല. ഇത് ചിലരത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എലിവിഷത്തിനെ കുറിച്ച് എങ്ങനെ ശങ്കരാചാര്യർക്ക് പിടിയിട്ട്. അപ്പോൾ പാറ അതിങ്ങനെ പരിണമിച്ച് സർപ്പമായി അവിടെ ജീവൻ വരുന്നു. അതുപോലെ അല്ല, പരമാത്മാവ് സ്വയം പരിണമിച്ച് പരിച്ഛിന്ന ജീവനായി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. യഥാ പാഷാണി സഹജോ അന്തസ്ഥ സർപ്പോ നാരികയിലെ വാ തോയം, അത് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കും. നാളികേരത്തിൽ ജലം പ്രവേശിക്കുന്നത് അതുപോലെ എന്നാണ്. നാളികേരത്തിൽ ജലം പ്രവേശിക്കുന്നു ഒന്നുമില്ല. നാളികേരത്തിൽ കാണുന്ന ജലമെന്ന് പറയുന്നത് തേങ്ങയാകുന്ന സാധനമാണ്. തേങ്ങയാകുന്ന സാധനം തേങ്ങയാകുന്നത് വരെ അത് ജലമായിട്ടിരിക്കും. അത് ജലമല്ല ശരി. അത് അതിൽ എവിടെയെങ്കിലും ജലം പോയി അതിനകത്ത് കയറുന്നുണ്ടോ? ഇല്ല. തേങ്ങ ആകേണ്ട സാധനം ജലരൂപത്തിട്ടിരിക്കുന്നു. അതിൻ്റെ പക്വത അനുസരിച്ച്, അല്ലെങ്കിൽ നയ്യാകന്മാർ പറയുന്ന പാകം, അതിനകത്ത് പാകം സംഭവിക്കുമ്പോൾ അത് ക്രമേണ തേങ്ങയായി മാറുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ജലമല്ല, ജലം പ്രവേശിച്ചല്ല. അത് ഇതുമായിട്ട് ഇവിടെ അത് പറയുന്നത് തേങ്ങക്കകത്ത് വെള്ളം വന്നു എന്നാണ്. തേങ്ങക്കകത്ത് ഒരിക്കലും വെള്ളം വരുന്നില്ല. ജലം ആയ ദ്രാവക രൂപത്തിലുള്ള ഒരു പദാർത്ഥം അതിനകത്തുണ്ട്. അങ്ങനെ ജലത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് ക്രമേണ തേങ്ങയായി മാറുന്നു, ഉറയ്ക്കുന്നു. ഉറയ്ക്കുമ്പോൾ തേങ്ങയാവും. കരിക്കായിരിക്കുമ്പോൾ ജലരൂപത്തിലിരിക്കും, ദ്രവരൂപത്തിലിരിക്കും. ദ്രവരൂപത്തിലിരിക്കുന്നതിൽ പരിണാമം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് ജലം കയറുന്നു, അതിൻ്റെ അകത്ത് ജലം കയറുന്നു എന്നുള്ള രീതിയിലാണ് ചോദ്യം. അങ്ങനെ സംഭവിക്കുന്നില്ല. നാരികയിലേക്ക് തോയം അതുപോലെ പ്രവേശിച്ചാണോ? വലിയ അത്ഭുതമായിട്ടാണ് ആൾക്കാർ പറയുന്നത്. തേങ്ങക്കകത്ത് ഇങ്ങനെ വെള്ളം വന്നു. ഒരു അത്ഭുതം വെള്ളമല്ല, തേങ്ങാവെള്ളമെന്ന് പറയുമെങ്കിൽ പറയുന്ന പറയുന്നതൊക്കെ അസംബന്ധമാണ്. ഇതൊന്നും ശരിയല്ല. പിന്നെന്താണ്? തസ്സൃഷ്ടുക തദൈവ അനുപ്രാവശ്യത് ഇതി ശ്രുതി. ഹേ, ശ്രുതി പറയുന്നുണ്ടല്ലോ, നമ്മൾ ചർച്ച ചെയ്തതാണ്. യസ്സൃഷ്ട സഭാവാന്തരം അനാപനേവ കാര്യം സൃഷ്ട പശ്ചാത് പ്രാവശ്യത് ഇതി ശ്രുതി. ഏതൊരുവനാണോ സൃഷ്ടാവായിരിക്കുന്നത്, സ ഭാവാന്തരം അനാപന്നവന് യാതൊരു മാറ്റവും വരാതെ, ജീവഭാവമെന്നോ മറ്റെന്തെങ്കിലും ഭാവമെന്നോ ഒരു ഭാവമാറ്റം വരാതെ, അതാണ് അനാപന്ന ഏവ, ഒരു മാറ്റവും സംഭവിക്കാതെ അവൻ തന്നെയാണ് കാര്യം സൃഷ്ടുക പശ്ചാത് പ്രാവശ്യം കാര്യത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ഈ ശ്രീയതേ, ഒരു മാറ്റവും വരാതെ ആ സൃഷ്ടിച്ചവൻ തന്നിൽ നിന്ന് എന്തുകൊണ്ട് പറഞ്ഞു? മന്ത്രത്തിൽ പറഞ്ഞു തദ് ഏവ. ഏതൊരുവനാണോ സൃഷ്ടിച്ചത് അവൻ തന്നെ. ഏവ എന്ന് പറയുന്നത് മറ്റ് പരിണാമങ്ങളൊക്കെ നിഷേധിക്കാൻ വേണ്ടി. ഒരു പരിണാമവും സംഭവിക്കാതെ അവൻ തന്നെ. അത് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പേരാണ് ജീവൻ. അവന്റെ സ്വരൂപത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടല്ല അത് കൊടുക്കുന്നത്. പ്രവേശിച്ചപ്പോൾ പേര് മാറി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് ഉപാധികളെ കൊണ്ട് ഉപാധിരഹിതനായിരിക്കുന്നു, വളരെ ശ്രേഷ്ഠമായ ഉപാധിയോടുകൂടിയിരിക്കുന്നു, വളരെ നികൃഷ്ടമായ ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഈ ഉപാധി ഭേദം കൊണ്ട് പേര് മാറുന്നു, അവന്റെ സ്വരൂപത്തിൽ മാറ്റങ്ങൾ. അതുകൊണ്ട് ജീവൻ സൃഷ്ടിച്ചവൻ തന്നെയാണ് എന്നാണ് പറയുന്നു. യഥാഭക്ത ഗച്ഛതീതി ഭുജി ഗമി ക്രിയയോഹോ പൂർവാപരകാലയോഹോ ഇതരേതര വിശ്ചേദോ അവിശിഷ്ട കർത്ത തദ്ദിഹാവിശ്യ പറയുന്നു. രാമ ഭക്ത ഗച്ഛതി, രാമൻ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഭുക്ത ഭൂതകാല ക്രിയ, ഭക്ഷണം കഴിച്ചിട്ട് അതൊരു ക്രിയ. ഗച്ഛതി വർത്തമാന ക്രിയ, ഇപ്പം നടക്കുന്നു. ഇവിടെ രണ്ട് ക്രിയ പറഞ്ഞതുകൊണ്ട് വ്യക്തി രണ്ടാവും, രണ്ട് പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് രണ്ടാകും ഇല്ലെന്നാണ് പറയുന്നത്. ഭുജി ഗമിക്രിയയോഹോ, ഒന്ന് ഭക്ഷണക്രിയ, മറ്റൊന്ന് ഗമനക്രിയ. പൂർവ അപരകാലയോഹോ, കാലവ്യത്യാസമുണ്ട്. ഇതരേതര വിച്ഛേദവും, ആ ക്രിയയ്ക്ക് ഭേദമുണ്ട്, ഇതരേതര വിച്ഛേദമുണ്ട്. ഒന്നല്ല മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുക അല്ല നടക്കുക, നടക്കുകയല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ ക്രിയയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആ വിശിഷ്ട കർത്ത അഭിന്നനാണ്. ഭക്ഷണം കഴിച്ച് അവൻ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തസ്സൃഷ്ട സൃഷ്ടിച്ച അവൻ തന്നെയാണ് തദ്ദേവ പ്രവിശതി, മാറ്റമില്ല. ഇവിടെ ഭക്ഷ്യകാരൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടികർത്താവ് തന്നെയാണ് ജീവരൂപത്തിലിരിക്കുന്നത്. ഇന്നിപ്പോ ഭക്ഷ്യകാരൻ പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാലോ അത് സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ജഗത് സൃഷ്ടാവ് ഈ ശരീരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു പറയുന്നത് അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ ശ്രുതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അക്കാരനും കൊണ്ട് അംഗീകരിക്കണം. ഭാഷകാരനിലൂടെ സംസാരിക്കുന്ന വൈദികന്മാരുണ്ടാണ്, മീമാംസകരോടും താർക്കികന്മാരടുത്തും മറ്റുമാണ് പറയുന്നത്. അവരൊക്കെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ്. അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യ. സൃഷ്ടികർത്താവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നു. പക്ഷെ ശ്രുതി പറയുന്നു എന്താണ്? തദേവ. ഒരു ആശങ്കയ്ക്കും ഇടകൊടുക്കാതെ, ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ പറയുന്നു അവൻ തന്നെ. അപ്പൊ ശ്രുതി പ്രമാണമനുസരിച്ച് സൃഷ്ടിച്ചവൻ തന്നെയാണ് ശരീരത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ നാസ്തികനാണ്, എനിക്ക് ശ്രുതി അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാ തീർന്നു. പിന്നെ നാസ്തികനോട് പ്രമാണം ഉദ്ധരിച്ച് സംസാരിക്കത്തില്ല, അവനോട് യുക്തി ആശ്രയിച്ച് സംസാരിക്കും. വേദം പോട്ടെ, പക്ഷെ നിങ്ങൾ നാസ്തികനാണെന്ന് പറയുകയും വേദത്തെ നിഷേധിക്കുകയും ചെയ്താൽ അത് ശരിയാകും. അതുകൊണ്ട് വേദം പറയുന്നു തദേവ, അവൻ തന്നെ. എന്നാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. സൃഷ്ടിച്ചവൻ തന്നെ എങ്ങനെയിരിക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് തർക്കിക്കാം. എന്നുവെച്ചാൽ യുക്തി മനനം അവിടെ ചെയ്യാം, പരിശോധിക്കാം. പക്ഷെ ഒരു കാര്യം, വേദത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി തർക്കിക്കാൻ പോകരുത്. കാരണം വേദം പറഞ്ഞത് തദേവാന്നാണ്. അപ്പൊ യുക്തിയിലൂടെ അതെങ്ങനെ സമർത്ഥിക്കാമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി വേദത്തിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ അത് യുക്തിക്ക് പൊരുത്തപ്പെടുന്നുണ്ടോ? അതാണ് ഈ ചർച്ച ഇങ്ങനെ നീണ്ടു പോകുന്നത്. അല്ല, വേദം പറഞ്ഞതിൽ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. വേദം പറഞ്ഞത് എന്തായാലും വേദത്തിൽ സംശയം ഉണ്ടായിട്ടുണ്ട്. വേദം പറയുന്നത് സംശയലേശമന്യേ പറയുകയാണ്, അവൻ തന്നെ സൃഷ്ടികർത്താവ് തന്നെ ഈ ശരീരത്തിൽ. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ തനിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല, സംഹരിക്കാൻ കഴിയുന്നില്ല, സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നു. സ്വയം അജ്ഞനാണെന്നാണ് അനുഭവം. തൻ ബന്ധത്തെ അനുഭവിക്കുന്നു, മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സൃഷ്ടികർത്താവിന് എങ്ങനെ സംഭവിക്കും? വൈദിക സിദ്ധാന്തത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ചോദ്യം വന്നാൽ പിന്നെ തർക്കിക്കും. ശ്രുതി മതസ്ഥ, ശ്രുതി സിദ്ധാന്തത്തെ അനുസരിക്കുന്ന തർക്കം, യുക്തിയിലൂടെ അതിനെ തെളിയിക്കാം. അതിനു വേണ്ടിയിട്ടാണ് അതിനെ ചർച്ച ചെയ്യുന്നത്. പറയുന്നു തദ്വതിഹാവിശ്യ, അതിനാണ് യുക്തി പറയുന്നത്. എങ്ങനെയാണോ ഭക്ഷണം കഴിച്ച് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഒരു പ്രവൃത്തി ചെയ്തിട്ട് വേറെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രവൃത്തി കൊണ്ട് അയാൾ രണ്ടാളാകത്തുള്ള ഒരാൾ തന്നെയാണ്. അല്ലെ, അതേ രീതിയിൽ ഭുക്വ ഗച്ഛതി സൃഷ്ടുവ അനുപ്രാവശ്യം, സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു. ഭുക്വ ഗച്ഛതി എന്ന് പറയുമ്പോൾ രണ്ടായില്ലെങ്കിൽ സൃഷ്ടുവ അനുപ്രാവശ്യം എന്ന് പറയുന്നത് ഒന്ന്. നിങ്ങൾക്ക് ഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഭാഷയുടെ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റത്തില്ല. അപ്പം ഭാഷാ നിയമത്തെ അംഗീകരിച്ചേ പറ്റും, ഭാഷയിലൂടെ ഈ ആശയത്തെ വിനിമയം ചെയ്യാൻ കഴിയും. അതിൽ പൊരുത്തൊക്കെ എടുത്തോന്നുണ്ടെങ്കിൽ അവിടെ തർക്കത്തെ സ്വീകരിക്കുക, പരിശോധിച്ചു അത് സംഭവിക്കാമോ. അപ്പോൾ അവിടെ പറയും സംഭവിക്കാം. പിന്നെ ഇതല്ല, അത് ഉപാധി ഭേദം. തദ്ദിഹാവിസ്യന്നതു തസ്തസ്യവ ഭവാന്തരേണ ഉപജനനം ഏത് സംഭവതി. ഇവിടെ പാറയ്ക്കകത്ത് സർപ്പം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ ആ പഞ്ചഭൂതങ്ങൾ പരിണമിച്ച് സർപ്പരൂപത്തിലായി അതിൽ ജീവൻ പ്രവേശിച്ചു. അങ്ങനെയല്ല, തസ്തസ്യവ ഭവാന്തരേണ ഉപജനനം, അങ്ങനെ സംഭവിക്കുന്നില്ല. ഏത് സംഭവതി നജ സ്ഥാനാന്തരണ വീജ്യ സ്ഥാനാന്തര സംയോഗലക്ഷണ പ്രവേശോ നിരവേശ്യ അപരിച്ഛിന്നസ്യ ദഷ്ട. അല്ലെങ്കിൽ അവിടെ ആ വേറെ രീതിയിലും പറയാം, എന്താണ് ഈ ശരീരത്തിൽ പരമാത്മാവുണ്ട്, പക്ഷേ എന്തുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയാണ്? പക്ഷെ അത് മറ്റൊരു രൂപത്തിൽ അതിനൊരു മാറ്റം വന്നു പരമാത്മാവിൽ. എങ്ങനെ ജീവരൂപത്തിൽ പരമാത്മാവ് മാറി, അതും അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട് മാറ്റമില്ലാത്തതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്? അതിനെങ്ങനെ ജീവരൂപത്തിൽ മാറ്റാൻ കഴിയും, മാറാൻ കഴിയും? അതിനെ നിഷേധിക്കുന്നു. അതായത് ഈ ശരീരം, പരിച്ഛിന്നമായ ഈ ശരീരം പരമാത്മാവ് നോക്കിയപ്പോൾ തനിക്കിരിക്കാൻ പറ്റിയ സ്ഥലമല്ല, കൽപ്പനകളാണ്. അതുകൊണ്ട് പരമാത്മാവ് വിചാരിച്ചു ശരി തന്റെ രൂപം മാറുകളേ, അത് മാറി ജീവഭാവത്തെ പ്രാപിച്ചു. ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് പരമാത്മാവ് സർവജ്ഞനും സർവശക്തനുമാണ്, അതിന് ഏത് രൂപത്തെയും കൈക്കൊള്ളാം, അതുകൊണ്ട് ജീവരൂപത്തെ സ്വയം മാറി സ്വീകരിച്ചു. ഇവിടെ പരമാത്മാവിൽ ഒരു മാറ്റത്തെ അംഗീകരിക്കുന്നു. മാറ്റങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ജഗത്തിലാണ് മാറ്റം, ഉപാധികളിലാണ് മാറ്റം. അല്ല, പരമാത്മ സ്വരൂപത്തിൽ മാറ്റമില്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത് പോലെ പരമാത്മാവ് ശരീരത്തിലേക്ക് വന്നു എന്ന് പറയുകയാണെങ്കിലോ, സ്ഥാനാന്തരണ വിജ്ഞ സ്ഥാനാന്തര സമൂലക്ഷണ പ്രവേശം നിരവയവസ്യ അപരിച്ഛിന്ന നിഷ്ഠ. പരമാത്മാവ് നിരവയവമാണ്, അപരിച്ഛിന്നമാണ്, അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിൽ പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയാം, എന്താണ് പരമാത്മാവിന് സ്വന്തമായ ഒരു ശരീരമുണ്ട്, ദിവ്യമായ ശരീരം. അതാ ശരീരത്തിൽ നിന്ന് മാറി ഈ ജീവ ശരീരത്തെ സൃഷ്ടിച്ച് അതിലേക്ക് വരുന്നു, അതും അംഗീകരിക്കില്ല. എന്നുവെച്ചാൽ പരമാത്മാവിൽ മാറ്റത്തെ സ്വീകരിക്കത്തില്ല. സാവയവേവ പ്രവേശ ശ്രമണാന്ന് പറയുന്നു. അതാണ് പരമാത്മാവിനെ സാവയവമായി സ്വീകരിക്കുക, അവയവമുള്ളതായി സ്വീകരിക്കുക, കാരണം അത് പ്രവേശിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്ന് അതിന് അംശങ്ങളുണ്ട്, ഒരു അംശം പ്രവേശിച്ചു. ചിലത് പറയണ്ടോ, ചിലല്ല, സാധാരണ പറയാറുണ്ട് പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവ്, ഒരംശം. അദ്വൈതത്തിൽ ഒരു കാരണവശാലും സ്വീകരിക്കാവൂല. എന്തുകൊണ്ട്? സാവയവമായ ഒരു വസ്തുവിന് മാത്രമേ അംശം കാണൂ. പുസ്തകത്തിന് അംശങ്ങളുണ്ട്, കാരണം അതിന് അവയവങ്ങളുണ്ട്. ഛേദിക്കാം, ഇടിക്കാം, പൊടിക്കാം, കഷണങ്ങളാക്കാം. അതിൻ്റെ ഒരു അംശമാണ് ഒരു പേപ്പറും. പരമാത്മാവ് നിരവയവമായിരിക്കുമ്പോൾ അംശങ്ങളില്ലാത്തതിൽ അതിൻ്റെ അംശം എങ്ങനെ ജീവനാകും? ദ്വൈത ഭാഷയിൽ പറയുന്നതാണ്. അത് ശരിയല്ല, അങ്ങനെ ആകത്തില്ല. അദ്വൈതത്തിനത് യോജിക്കത്തില്ല. അങ്ങനെയൊക്കെ പറയും, ഞാൻ നിന്റെ അംശമാണ്, നീ എന്റെ അംശമല്ല എന്നൊക്കെ പറയുന്നതൊന്നും അദ്വൈതമല്ല. അദ്വൈതത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ നിന്റെ അംശമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നിന്റെ സ്വരൂപമാണെന്നേ പറയാൻ പറ്റും, അല്ലെങ്കിൽ നീ എന്റെ സ്വരൂപമാണെന്നേ പറയാൻ പറ്റും. അംശംശിഭവുടെ പക്ഷേ ഇങ്ങനെ പ്രവേശിച്ചിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കൽപ്പിച്ചുകൂടാ? ഒരംശമുണ്ട്, അത് ശരീരത്തിൽ പ്രവേശിച്ചു. അതിന് ഉദാഹരണവും പറയും. കാരണം എന്താണ്? അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തം. ഒരു അഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നതുപോലെ ഒന്നിൽ നിന്ന് നാലാ സ്ഫുലിംഗങ്ങൾ ഉണ്ടായി, അംശങ്ങളുണ്ടായി. അല്ലെങ്കിൽ പറയും സമുദ്രവും തരംഗങ്ങളും പോലെ. ഒരു സമുദ്രത്തിൽ നാനാ തരംഗങ്ങളുള്ളതുപോലെ ഒരു പരമാത്മാവിന് നാനാ അംശങ്ങളുണ്ടായി. അതുകൊണ്ട് തരംഗം പരമാത്മാവിൻ്റേതാണ്, പരമാത്മാവ് തരംഗത്തിൻ്റേതല്ല. ഇതെല്ലാം അദ്വൈതം അല്ല ഈ പറയുന്നത്. അതൊക്കെ വിശിഷ്ടാദ്വൈതം എന്ന് മറ്റോ പറയും, അങ്ങനെയൊക്കെ പറയുന്നതാണ്. തരംഗം സമുദ്രത്തിൻ്റേതാണ്, സമുദ്രം തരംഗത്തിൻ്റേതല്ല. അങ്ങനെ ഒരു ഭേദം അദ്വൈതത്തെ സ്വീകരിക്കുന്നുണ്ട്. സമുദ്രവും തരംഗവും പോലെ സമുദ്രത്തിൻ്റെ ഒരംശമായി, തരംഗം പോലെ അല്ല പരമാത്മാവും ജീവനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ സമുദ്രത്തിൻ്റെ അംശമായ തരംഗരൂപത്തിലുള്ള ജീവനെ ഒന്നും കൂടെ സ്വീകരിക്കുന്നില്ല. അതൊക്കെ മറ്റ് സിദ്ധാന്തങ്ങളിൽ അംഗീകരിക്കാം. അദ്വൈതത്തിൽ എന്താണ്? അത് തന്നെയാണ്. സമുദ്രവും തരംഗവും തമ്മിൽ ഒരു ഭേദവുമില്ല. ഭേദം ഉണ്ടായിട്ട് വേണ്ട അംശം എന്ന് പറയും. അത് അദ്വൈതം അംഗീകരിക്കുന്നില്ല. അനുഭവത്തിനും അങ്ങനെയാണ്. സമുദ്രത്തിൽ നിന്നും തരംഗത്തിനും ഒരു ഭേദവുമില്ല. നാമരൂപങ്ങളിലെ അത് വാസ്തവഭേദത്തെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഭ്രമിക്കുകയാണ്. ഭ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുകയാണ് ജീവൻ സമുദ്രത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഓക്കെ, സമ്മതിച്ചു. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളുടെ ഭ്രമമാണ്. വാസ്തവത്തിൽ സമുദ്രവും തരംഗവും തമ്മിൽ ഒരു ഭേദവുമില്ല. അത് സമുദ്രം തന്നെയാണ്, രണ്ടും ജലം തന്നെയാണ്. അല്ലേ? സമുദ്രോഹി തരംഗ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അദ്വൈതം എന്നുള്ള ഭ്രമത്തിൽ ആൾക്കാർ പറയുന്നു. അദ്വൈതമല്ല. ഇവിടെ സമുദ്രവും തരംഗവും തമ്മിൽ ഭേദമില്ല. സമുദ്രവും തരംഗവും രണ്ടും ഒന്നിന് ജലം. അതാണ് ജീവാത്മ പരമാത്മ ബന്ധം എന്ന് പറയുന്നത്. എന്താണ്? അത് തന്നെയാണ്, രണ്ടില്ല. സമുദ്രവും തരംഗവും പോലെ ജലമയം, ജലം തന്നെ. അല്ല, ഒന്ന് മറ്റൊന്നിൻ്റേതാണോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റേതല്ല, അങ്ങനെ പറയാൻ കഴിയും. രണ്ടുള്ളിടത്തെ അതൊക്കെ പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയുന്നത്? ദിവ്യോഹി അമൂർത്ത പുരുഷ. ദിവ്യനാണ്, അമൂർത്തനാണ്, അമൂർത്ത ഭാവങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും ദൃഷ്ടാന്തമായിട്ട് ഈ മൂർത്ത ഭാവങ്ങളെടുക്കും, സമുദ്രത്തിൻ്റെ തിരയെ എടുക്കും. അപ്പം നമുക്ക് ഭ്രാന്തി ഇപ്പം തന്നെ ഉണ്ടെന്താണ്? സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊരു സാധനമാണ് തിര. ആ ഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് സമുദ്രത്തിൻ്റെ അംശമാണ് തിര, അതുപോലെ പരമാത്മാവിൻ്റെ അംശമാണ് ജീവൻ. ഇതെല്ലാം അടിസ്ഥാനപരമായ ഭ്രാന്തിയിൽ നിന്നുണ്ടായതാണ്. സമുദ്രവും തരംഗവും ജലം തന്നെ എന്നറിയുന്നവനെ സംബന്ധിച്ച് അവിടെ അംശാംശിഭാവമില്ല, ആ കൽപ്പനകളെ. അതാണ് ഇവിടെ പറയുന്നത്. അത് ശ്രുതി പറയുന്നത് അമൂർത്തനാണ്. അമൂർത്തനായിരിക്കുന്ന ഈ പരമാത്മാവിൽ എങ്ങനെയാണ് ഈ അംശാംശിഭാവം വരുന്നത്? സമുദ്രതരംഗ ബന്ധം പോലെ ഒരു ബന്ധം എങ്ങനെ വരും? പുരുഷ പൂർണ്ണനാണ്. പൂർണ്ണനിൽ ഇങ്ങനെയുള്ള ഭാവമൊന്നും വരത്തില്ല. നിഷ്കളം, നിഷ്ക്രിയം, അതിന് കലകളില്ല, അംശങ്ങളില്ല. അംശങ്ങളില്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് അംശാംശിഭാവത്തെ കൽപ്പിക്കുന്നത്? നിഷ്ക്രിയം. സമുദ്രത്തിൽ വരാൻ എന്തുകൊണ്ട്? ഇവിടെ ക്രിയം, വായു കൊണ്ട് ജലം ചലിക്കുന്നു. ജലം ചലിച്ചിട്ട് അതിൽ രൂപാന്തരം ഉണ്ടാകുന്നു. ഒന്നിൽ തന്നെ രൂപാന്തരം ഉണ്ടാകുന്നു. ക്രിയ ഉള്ളതുകൊണ്ട് അത്തരം രൂപാന്തരങ്ങളൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. അത്യാതിശ്രുതിഭ്യ മാത്രമല്ല സർവ വ്യപദേശ്യ ധർമ്മ വിശേഷ പ്രതിഷേധ ശ്രുതിഭ്യസ്. വ്യപദേശ്യമായിരിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ എന്നുവെച്ചാൽ നമ്മൾക്ക് പറയത്തക്കതായ വ്യപദേശ്യം, വ്യപദേശിക്കത്തക്കതായ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തത്തക്കതായ എല്ലാ ധർമ്മങ്ങളെയും അത് ജീവധർമ്മമായാലും ശരി, പരധർമ്മമായാലും ശരി, എന്ത് ധർമ്മമായാലും ശരി, സർവധർമ്മങ്ങളെയും പ്രതിഷേധ ശ്രുതി നേതി നേരി, അതാണ് ശ്രുതി പറയുന്നത്. ഇതല്ല ഇതല്ല, അത് സർവ വ്യപദേശ ധർമ്മവിശേഷങ്ങളെയും ഓരോരോ ധർമ്മങ്ങളെയും നിഷേധിക്കുന്നു. അത് ജീവനെ നേരിട്ട് ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. നേദം പഞ്ചഭൂതാത്മകമായ സ്ഥൂലമായ അക്ഷിവിഷയമായിരിക്കുന്ന ഈ ശരീരമല്ല നീ. ഈ ശരീരങ്ങളെ ആശ്രയിച്ച് ശരീരഗോളക സ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളല്ല. ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന അന്ധകരണമല്ല. നയതം നേതം അങ്ങനെ നിഷേധിക്കും. ഈ ഓരോന്നിനെയാണ് പറയുന്നത് സർവ വ്യപദേശ ധർമ്മ വിശേഷങ്ങളാണ്. ശരീരം ഇന്ദ്രിയം മനസ്സ് തുടങ്ങി ഇതിനെല്ലാം നിഷേധിക്കുന്ന ശ്രുതികളുള്ളപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ജീവൻ താൻ പരമാത്മാവിന്റെ അംശമാണ്? ഇനി അവസാനത്തെ രീതി ചിന്തിച്ചു നോക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ സിദ്ധാന്തമെന്ന് കരുതുന്ന പലതിനെയും സൂക്ഷ്മമായ വിശകലനത്തിൽ എല്ലാത്തിനെയും നിഷേധിക്കും. പറയുന്ന പല കാര്യങ്ങളും താത്കാലികമായ ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, ആത്യന്തികമായ ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന എന്താണ്? ജീവൻ പരന്റെ അംശമാണ്. അദ്വൈതത്തിനും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയും, അദ്വൈതാചാര്യന്മാരും പറയും. പക്ഷെ അവിടെ ആ പറയുന്നതിൻ്റെ താല്പര്യം നിങ്ങളിൽ ആത്യന്തികമായി അങ്ങനെ ഒരു ബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, മറ്റു പല ബോധങ്ങളെയും നിഷേധിക്കാൻ വേണ്ടി പുതിയൊരു ബോധത്തെ സ്വീകരിക്കുകയാണ്. പരമാത്മാവുമായി ഈ ജീവന് യാതൊരു ബന്ധവുമില്ല എന്ന് വരുമ്പോൾ അതെങ്ങനെയാകും? പലരും വിശ്വസിക്കുന്നത് പരമാത്മാവ് എന്ന് പറയുന്നത് ഈ ലോകാതീതനായി ഇവിടെ ഇരിക്കുന്ന ആളാണ്. ജീവനെന്ന് പറയുന്നത് നശിച്ചു പോകുന്ന തുച്ഛമായ ഒന്നാണ്, ഇത് പരസ്പരം ബന്ധമില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മാറ്റി ഇതിന് തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് അംശാംശിഭാവത്തെ അദ്വൈത ഗ്രന്ഥങ്ങളിൽ തന്നെ ചിലടത്ത് പറയുന്നത്. അവർ ബന്ധത്തെ ഒന്ന് സ്ഥാപിക്കുക, അത് ആത്യന്തികമായ ഒരു ബോധത്തെയല്ല. എന്തുകൊണ്ട്? അവിടെയും വരും നേദം നേദം, ഇതല്ല ഇതല്ല, പരമാർത്ഥം ഇതൊന്നുമല്ല. അതുകൊണ്ട് സാധാരണ പറയുന്ന ഒന്നാണ് എന്താണോ പ്രതിബിംബ പ്രവേശവത് എന്ന് പറയും. നമ്മൾ മുമ്പ് പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രതിബിംബം പോലെയല്ല. പക്ഷെ സാധാരണ പറയാറുണ്ട് ഇത് പ്രതിബിംബം പോലെയാണ്. എങ്ങനെ? ബാഹ്യമായി സ്വച്ഛമായ ജലത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ ഈ അന്ധകരണത്തിൽ, അന്ധകരണം സാത്വികമാണ് ശുദ്ധമാണ്, അതിൽ ഈ പരമാത്മാവ് പ്രതിബിംബിച്ചിരിക്കുകയാണ്. അതാണ് ജീവൻ. അന്ധകരണത്തിലുള്ള പരമാത്മ പ്രതിബിംബമാണ് ജീവൻ എന്നൊക്കെ പറയാറുണ്ട് അദ്വൈതത്തിൽ തന്നെ. അത് മുമ്പ് പറഞ്ഞതുപോലെ ജീവൻ പരമാത്മാവിന്റെ അംശമെന്ന് പറയുന്നത് പോലെ മുഖ്യ സിദ്ധാന്തമല്ല, അതിനെ പറയും അഭ്യുപഗമ സിദ്ധാന്തം എന്ന് പറയും. ഒരാളുമായി ഈ വിഷയത്തെ ആശയവിനിമയം ചെയ്യുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്നവനും മനസ്സിലാക്കുന്നതിനു വേണ്ടി താൽക്കാലികമായി സ്വീകരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ പ്രതിബിംബ രൂപത്തിൽ അന്ധകരണത്തിൽ പ്രവേശിച്ചയാളല്ല ജീവൻ. വസ്തുന്തരേണ വിപ്രകർഷാനുഭവത്തെ, ഇവിടെ ബിംബപ്രതിബിംബം ഒന്നും ഇവിടെ സംഭവിക്കത്തില്ല. ബിംബവും പ്രതിബിംബവും എവിടെയാണ് സംഭവിക്കുന്നത്? സൂര്യൻ ആകാശമണ്ഡലത്തിൽ നിൽക്കുന്നു, ഭൂമിയിലെ ജലം അല്ലെങ്കിൽ കണ്ണാടി അല്ലെങ്കിൽ സ്വച്ഛമായ ഏതെങ്കിലും പദാർത്ഥം ഇരിക്കുമ്പോൾ വിപ്രകൃഷ്ടമായ അന്യനായിരിക്കുന്ന വസ്തുവിന്റെ പ്രതിഫലനം ഈ ഉപാധി സംഭവിക്കാം. അവിടെ ബിംബം വേറെ, ഉപാധി വേറെ, അതിലെ പ്രതിബിംബം വേറെ, മൂന്നിനെയും നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചറിയുന്നത്. ഇവിടെ അങ്ങനെയുണ്ടോ? ഇവിടെ പരമാത്മാവും ജീവനും തമ്മിൽ എത്ര അകലം? അങ്ങനൊരു അകലമില്ല. വസ്തുവന്തരേര വിപ്രകർഷാനുഭവത്തെ, ഇവിടെ ജലത്തിൽ നിന്ന് സൂര്യൻ അകന്നു നിൽക്കുന്നതുകൊണ്ടാണ് ജലത്തിൽ പ്രതിബിംബം വരുന്നത്. ഇവിടെ പരമാത്മാവിന് ഒന്നിൽ നിന്നും അകന്നു നീക്കാൻ വയ്യ. വേദനതകുന്നി സർവാത്മകമായിരിക്കുമ്പോൾ. അതുകൊണ്ട് പരമാത്മ പ്രതിബിംബമാണ് ജീവനെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു വരാറുണ്ടെങ്കിലും ആത്യന്തികമായി അതിനെയും സ്വീകരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവിടെ അതിൻ്റെ വാച്യാർത്ഥത്തെ സ്വീകരിക്കരുത്, മറിച്ച് ലക്ഷ്യത്തെ സ്വീകരിക്കരുത്. എന്തോ അതിനൊരു താല്പര്യമുണ്ട്, പറയാൻ ഉദ്ദേശിക്കുന്നതിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്താണ്? ആ ജീവൻ അവിടെയും താല്പര്യം, ആ ജീവൻ ആ പരമാത്മാവിൽ നിന്നും ആത്യന്തികമായി ഭിന്നനല്ല, അത് തന്നെയാണ്. എന്തുകൊണ്ട്? ആ ബിംബത്തിൽ നിന്നും വേറിട്ടൊരു പ്രതിബിംബമില്ല, ആ ബിംബം തന്നെയാണ് പ്രതിബിംബമായും കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? രണ്ടും ഒന്ന് തന്നെ, രണ്ടിലും ഒരേ പ്രകാശം തന്നെ. ഇത്തരത്തിൽ രണ്ടിൻ്റെയും അഭേദത്തെ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ബിംബപ്രതിബിംബവാദം പറയുന്നത്. മറിച്ച് വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ബിംബവും പ്രതിബിംബവും പോലെ പരമാത്മാവ് ബിംബം ജീവാത്മാവ് പ്രതിബിംബം എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് അതിൽ ഭേദമുണ്ട്, അതല്ല. അതുമാത്രമല്ല, ബിംബപ്രതിബിംബങ്ങൾക്ക് വേറെയും ദോഷമുണ്ട്. ഒരു വസ്തു പ്രതിബിംബിക്കണമെങ്കിൽ അതിനൊരാകൃതി രൂപം വേണം. ആ പ്രതിബിംബത്തെ സ്വീകരിക്കുന്ന വസ്തുവിനും ഒരാകൃതി രൂപം വേണം. ഇവിടെ അതെന്തെങ്കിലും ഉണ്ടോ? പരമാത്മാവിനെന്താ ആകൃതി, ജീവാത്മാവിനെന്താ ആകൃതി? അതുകൊണ്ട് അത് സാധ്യമില്ല, രൂപമില്ല, നിറമില്ല. അതുകൊണ്ട് അതും ശരിയല്ല. അതുകൊണ്ട് വസ്തു ദ്രവ്യ ഗുണപ്രവേശപദ്ധതി, ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണെങ്കിലോ? ദ്രവ്യത്തിൽ ഗുണം പ്രവേശിക്കുക എന്ന് പറയുന്നത് എന്താണോ? കുലാലൻ പാത്രത്തെ ഉണ്ടാക്കി, അത് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ആദ്യം മണ്ണ് കുഴച്ചു, ചക്രത്തിൽ വെച്ച് അതിന് രൂപത്തെ ഉണ്ടാക്കി, പിന്നീട് അഗ്നിയിൽ വെച്ച് അതിനെ ചൂടാക്കി പഴിപ്പിച്ചു. ഇത്രയും കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിന് നല്ലൊരു രക്തവർണ്ണമാണ്. അത് കണ്ടിട്ട് പറയുകയാണ്, ആ പാത്രം ഇപ്പോൾ രക്തനിറത്തിലിരിക്കുന്നു. മുമ്പില്ലാതിരുന്ന അതി വന്നതല്ലേ. അതുകൊണ്ട് പറയാം, ആ ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചിരിക്കുന്നു. ദ്രവ്യമായി പാത്രം, രക്തവർണ്ണമായി ഗുണം. മുമ്പ് അതില്ലായിരുന്നു, ഇപ്പൊ വന്നിരിക്കുന്നു. ഇപ്പൊ ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചതുപോലെ ഈ അന്ധകരണത്തിൽ പരമാത്മാവ് പ്രവേശിച്ചാണ് ഈ ജീവൻ എന്ന് പറഞ്ഞാലോ? അതും ശരിയല്ല. എന്നാ അനാശ്രിതത്വ അവിടെ അത് ശരിയാണ്. കാരണം ഗുണത്തിനൊരു സ്വഭാവമുണ്ട്, അതിന് സ്വയം നിൽക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ദ്രവ്യത്തെ ആശ്രയിച്ച് അതിന് നിൽക്കാൻ പറ്റും. നമുക്ക് ഒരിക്കലും നിറത്തെ നിറമായി കാണാൻ പറ്റത്തില്ല. നിറത്തെ ഇന്നതിൻ്റെ നിറമെന്നേ അറിയാൻ പറ്റും. പാത്രത്തിൻ്റെ നിറം, മേശയുടെ നിറം, പുസ്തകത്തിൻ്റെ നിറം, ഇങ്ങനെ അറിയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? അത് സ്വതന്ത്ര സ്ഥിതിയുള്ള ഉള്ളതല്ല ഗുണം, നിറം, ഗുണങ്ങളെല്ലാം. അത് ദ്രവ്യാശ്രിതമാണ്. പക്ഷെ പരമാത്മാവ് എന്താണ്? അനാശ്രിതമാണ്. അത് ഒന്നിനെ ആശ്രയിക്കുന്നില്ല, മറിച്ച് സർവ്വം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. സർവം അതിന് നിലനിൽക്കുന്നു. അനാശ്രിതമായിരിക്കുന്ന പരമാത്മാവ് എങ്ങനെയാണ് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു, പ്രവേശിക്കുന്നത്? സാധ്യമല്ല. നിത്യ പരതന്ത്ര സൈവ ആശ്രിത ഗുണസ്യ ദ്രവ്യയെ പ്രവേശിപ്പിച്ചേ. അതുകൊണ്ട് നിത്യപരതന്ത്രനായിരിക്കുന്ന, അന്യാധീനനായിരിക്കുന്ന ഗുണത്തിന് ദ്രവ്യത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയാം. കാരണം അതിൽ എപ്പോഴും അതങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് ബ്രഹ്മണ സ്വാതന്ത്ര്യശ്രവണ, ബ്രഹ്മത്തിന് പറയുന്ന എന്താണ്? അത് സ്വതന്ത്രമാണെന്നാണ് പറയുന്നത്. തസ്യ കാര്യം കർണം ച വിദ്യതേ എന്നെല്ലാം പറയുന്നില്ലേ, അത് സ്വതന്ത്രനാണ്. തഥാ പ്രവേശ ഉപപദ്ധ്യത, അതുകൊണ്ട് ഈ പറഞ്ഞ തരത്തിലൊന്നും പ്രവേശം സംഭവിക്കത്തില്ല. എന്താ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു? ഉദ്ദേശിക്കുന്നത് അവിടെ ആ ജീവപരൻ എന്ന് പറയുന്ന യാതൊരു ഭേദമില്ല, ഒരേ ഒരു തത്വം തന്നെ. അത് പറയാനാണ് ഈ പറഞ്ഞല്ലോ, ജീവൻ, പരൻ, പ്രപഞ്ചം, ഇതിന്റെ ബന്ധത്തെ കാണിക്കാം. എന്താണ് ഇവയ്ക്ക് തമ്മിലുള്ള ബന്ധം? അത് ശ്രുതി പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തർക്കത്തിലൂടെ മനസ്സിലാക്കി തരാം, യുക്തിയിലൂടെ മനസ്സിലാക്കി തരാം, കഴിയുമെങ്കിൽ നിഷേധിക്കും. അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. ശരി, എന്നാ അത് വേണ്ട. ഫലേ ബീജവതിച്ച് അങ്ങനെ പറഞ്ഞാലോ, പഴത്തിനുള്ളിൽ അതിന്റെ വിത്തിരിക്കുന്നത് പോലെ അത് പാറയ്ക്കകത്ത് പാമ്പിരിക്കും പോലെ അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുണ്ടായപ്പോ തന്നെ അതിൻ്റെ അകത്ത് വിത്ത് രൂപപ്പെട്ടു കൊണ്ട്, അതുപോലെ ഈ ശരീരം ഉണ്ടായപ്പോ തന്നെ അതിൻ്റെ അകത്ത് ജീവന് രൂപപ്പെട്ടു കൊണ്ട്, അങ്ങനെ പറയാറുണ്ട്. എന്താണ് ജീവന് ക്രമേണ രൂപപ്പെട്ടു വരുന്നതാണ്. ഗർഭസ്ഥ ശിശുവിന് ആ ചൈതന്യം അല്പമായി പ്രകടമാകുന്നു. അപ്രരൂഢ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ അവയവങ്ങൾ, തലച്ചോർ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ശരിയായ വളർച്ച പ്രാപിക്കാതിരിക്കുന്നിടത്തോളം കാലം അവിടെ ചൈതന്യവും ശരിയായി പ്രകാശിക്കത്തില്ല. ആ ഇന്ദ്രിയങ്ങളുടെ പ്രരൂഢാവസ്ഥയ്ക്കനുസരിച്ച് ചൈതന്യം അതിനകത്ത് രൂപപ്പെട്ടു വരികയാണ്, പരിണമിച്ചു വരികയാണ്. ഭൗതികവാദം എന്ന് പറയും. അപ്പോൾ പിന്നീട് ജനിക്കുന്നു, ജനിക്കുമ്പോൾ കുറച്ചുകൂടി തലച്ചോറും മറ്റും പുഷ്ടിയെ പ്രാപിക്കുന്നു, അതിനനുസരിച്ച് ബോധത്തിന് വികാസം വരുന്നു, അത് വളർന്നു വരുന്നു, പരിണമിക്കുന്നു. പിന്നീട് ശൈശവം, യൗവനം, ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല ദൃഢമാകുന്നു. അപ്പോൾ ബോധത്തിന് പൂർണ്ണ പരിണാമം സംഭവിക്കുന്നു, ചിന്തിക്കാനും അറിയാനും ഒക്കെ ഉള്ള ശക്തി വർദ്ധിക്കുന്നു. ഇതാണ് ഭൗതിക കാഴ്ചപ്പാട്. അതിനാണ് ഈ ബീജവും ഫലവും എന്ന് പറയുന്നത്. പഴത്തിൻ്റെ ഉള്ളിൽ ആ ബീജമുണ്ട്. ഇപ്പോൾ അത് പൂവായിരുന്നപ്പോൾ, മുട്ടായപ്പോൾ, പൂവായപ്പോൾ, പിന്നീട് അത് മാറി ചെറിയ ഫലമായി, എന്നിട്ടതിങ്ങനെ പക്വതയെ പ്രാപിക്കുന്നു, അവസാനം പക്വമാകും, പഴമാകും. അപ്പോൾ അകത്തിരിക്കുന്ന ആ ബീജം നല്ല ദൃഢമാകുന്നു. അതെന്താ സംഭവിക്കുന്നത്? അവിടെ ക്രമേണ ഒരു പരിണാമം സംഭവിക്കുകയാണ്. അതുപോലെ ആ ജീവശക്തി, ഈ ശരീരത്തിലിരിക്കുന്ന ജീവശക്തി ഗർഭസ്ഥ ശിശുവിൽ അത് ആരംഭിക്കുന്നു, ജനിച്ച് വളർന്നു വരുമ്പോൾ അത് പുഷ്ടമാകുന്നു, ദൃഢമാകുന്നു. അങ്ങനെയാണെങ്കിലോ പാഷാണം ചില സർപ്പം പോലെ അല്ല എന്നാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാവയവത്വ വൃദ്ധി ക്ഷയ ഉത്പത്തി വിനാശാദി ധർമ്മത്വ പ്രസംഗ, അതിന് അംശങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. വൃദ്ധി പറയേണ്ടി വരും. ക്ഷയം ഇത് സംഭവിക്കുന്നില്ല, ചിലപ്പം വളരുന്നു, ചിലപ്പോൾ ക്ഷയിക്കുന്നു, ബുദ്ധി കൂടുന്നു കുറയുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഉത്പത്തി വിനാശം കാണുന്നുണ്ട്, നശിച്ചു പോകുന്നു കാണുന്നുണ്ട്, ഉത്പന്നമാകുന്നു. ഇത്യാദി ധർമ്മവത്വ പ്രസംഗം, ഇത്യാദി ധർമ്മങ്ങൾ ജീവനിലുണ്ടെന്ന് പറയേണ്ടി വരും. ഉത്പത്തി ക്ഷയധർമ്മങ്ങൾ ജീവനിലുണ്ടെന്ന് പറയേണ്ടി വരും. എന്നിട്ട് ജീവൻ ധർമ്മവത്വം ബ്രഹ്മണ, അങ്ങനെ ഒരു ധർമ്മം ഇതിലുണ്ട്, പരമാത്മാവിലുണ്ടെങ്കിൽ അതിന് ജീവരൂപത്തിൽ പഴത്തിനുള്ളിലിരിക്കുന്ന വിത്ത് പോലെ ഈ ശരീരത്തിൽ കയറിക്കൂടാൻ പറ്റും. അതിന് അവയവും മറ്റുമില്ല, ഉത്പത്തി വിനാശങ്ങളില്ല, അതുകൊണ്ട് അതൊന്നും സംഭവിക്കത്തില്ല. ശ്രുതി എന്ന് പറയുന്നു, അജോ അജരഹ, ഇത് അജനാണ്, അതിന് ജന്മമില്ല. അജരഹ, വാർദ്ധക്യം വരത്തില്ല അതിന്. പറയുന്നുണ്ട് ആ ചൈതന്യം ഏകരൂപത്തിലിരിക്കുന്നു. അനുഭവത്തിലും അങ്ങനെ തന്നെ, ചൈതന്യത്തിന് വൃദ്ധിക്ഷയങ്ങൾ വരുന്നില്ല, ജന്മനാശങ്ങൾ വരുന്നില്ല. അതെല്ലാം കാണുന്നത് ശരീരത്തിലാണ്. ആരെങ്കിലും ചൈതന്യത്തിൽ ജനനവും വാർദ്ധക്യവും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാണുന്നതെല്ലാം ശരീരത്തിലാണ്. ഇത്യാദി ശ്രുതി ന്യായ വിരോധ, ഈ പറയുന്ന ശ്രുതിക്കും യുക്തിക്കും വിരോധം വരും. നിങ്ങൾ പറയുന്നതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണോ ഫലത്തിൽ ബീജത്തെ പോലെ ക്രമമായി വളർന്ന് പക്വതയെ പ്രാപിച്ച് വരുന്ന ഒന്നാണ് ജീവൻ ശരീരത്തിനുള്ളിൽ എന്ന് പറയുന്നതും ശരിയല്ല. രജനും അമരനുമാണ്, അത് സംഭവിക്കത്തില്ല. അനുഭവത്തിനും അങ്ങനെയാണ്. അതുകൊണ്ട് ശരി എന്നാ പോട്ടെ, പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചു, അത് എങ്ങനെയൊക്കെ പ്രവേശിക്കും, അതാണ് ചർച്ച ചെയ്യുന്നത്. പാഷാണത്തിൽ സർപ്പത്തെ പോലെയാണോ, കരുക്കിലിരിക്കുന്ന വെള്ളം പോലെയാണോ, അതോ ഫലത്തിലെ ബീജം പോലെയാണോ, അതോ ജലത്തിലെ പ്രതിബിംബം പോലെയാണോ, എങ്ങനെയാണോ പരമാത്മാവ് എങ്ങനെ പ്രവേശിച്ചു, അതാണ് ഇതുവരെ ചർച്ച ചെയ്യുന്നത്. എന്നാലും ജീവൻ എന്ന് പറയുന്നത് സ്വാനുഭവമാണ്, താൻ ജീവനാണ്, താൻ നിഷേധിക്കാൻ പറ്റും. എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി, ഈ പറഞ്ഞ ഒന്ന് ശരിയല്ലെങ്കിൽ ഇനി ഒന്ന് പറയാം. എന്താണോ ഈ പരമാത്മാവ് ഇതിൽ പ്രവേശിച്ചതല്ല സംഭവം. എന്താണോ അന്യൈവ സംസാരി, ജീവൻ വേറൊരാളുണ്ട്, അത് പരമാത്മാവൊന്നുമല്ല. പരിച്ഛിന്ന, പരിച്ഛിന്നനാണ് പരമാത്മാവല്ല, അങ്ങനെ വേറൊന്നുണ്ട്. നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ, ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചു, മരിക്കുന്നു, മരിക്കുമ്പോൾ ഈ ശരീരം വിടുന്നു, ജീവൻ, എന്നിട്ട് ഈ ജീവൻ അന്ധകരണം പ്രാണൻ തുടങ്ങിയ ഉപാധികളോടുകൂടി സഞ്ചരിക്കുന്നു, അനുകൂലമായ ഒരു ശരീരം കിട്ടുമ്പോൾ അതിനകത്ത് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഈ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്, ആ പരമാത്മാവിൽ നിന്നും അന്യനായി ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ള ഒരു ജീവനുണ്ട്, അത് ഈ ശരീരം വിട്ട് വേറെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നാണ്. പരസ്മാത് അന്യഹ ജീവ, പരമാത്മാവിൽ നിന്നും അന്യനായ ഒരു ജീവൻ ഇങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാലോ. പരിച്ഛിനേഹ പ്രശ്നിക്ക് നാ, അതും ശരിയാവത്തില്ല, ഈ കഥയും ശരിയല്ല. എന്തുകൊണ്ട്? സ്വയം തത് ദേവത ഐക്ഷത ഇത്യാരഭ്യ നാമരൂപേ വ്യാകരവാണി തസ്യപ്രവേശ വ്യാകരണകർത്തൃത്വശ്രുതേ. സ്വയം ദേവത ഐക്ഷത, ആ ദേവത തന്നെ സങ്കല്പിച്ചു എന്ന് തുടങ്ങിയിട്ട് നാമരൂപേ വ്യാകരവാണി, പിന്നീട് നാമരൂപങ്ങളെ സൃഷ്ടിച്ചു. ഛാന്ദോഗ്യത്തിൽ പറയുന്നു ഇത് തസ്യ ഏവ പ്രവേശ വ്യാകരണ കർത്തൃത്വശ്രുതേ, അതുകൊണ്ട് ഒരുവൻ തന്നെയാണ് ഇതിനെല്ലാം പ്രകടമാക്കിയത്, അവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചത് എന്ന് ശ്രുതി സ്പഷ്ടമായി പറയുന്നു. അതുകൊണ്ട് പരമാത്മാവ് വേറെ ഒരാളാണ്, പരമാത്മാവിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പരമാത്മാവ് മുക്തനായി തന്നെ ഇരിക്കുന്നു, സർവജ്ഞനായി സർവശക്തനായി ഇരിക്കുന്നു. പക്ഷെ ഈ ജീവൻ, ദ്വൈതികൾ പറയുന്നു, അത് ഒരു ശരീരം വിട്ടിട്ട് വേറൊരു ശരീരത്തിൽ പോയി സ്വീകരിക്കുന്നു, അതിനതിന് കഴിയും. എന്തുകൊണ്ടത്? ആ പരമാത്മാവിൽ നിന്ന് വേറെയാണ്, പരിച്ഛിന്നനാണ്. ഇത് കേൾക്കുമ്പോൾ പുനർജന്മത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണോ എന്ന് ചിന്തിക്കരുത്. പുനർജന്മം വേറെ, ജീവ പരഭേദം വേറെ, രണ്ട് രണ്ട് കാര്യങ്ങൾ. ജീവ പരൈക്യത്തെ അംഗീകരിച്ചുകൊണ്ടും അദ്വൈതി പുനർജന്മത്തെ സാധൂകരിക്കും, അതിന് ജീവ പരഭേദം വേണമെന്നില്ല. അതിന് ചില അദ്വൈതികൾ ചോദിക്കുന്നത്, ഇവിടെ എല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ എങ്ങനെ പുനർജന്മത്തെ അംഗീകരിക്കാൻ പറ്റും? ആത്മാവിന് ജനനവും മരണവുമില്ലെന്ന് പറയുമ്പോൾ എങ്ങനെ പുനർജന്മം സംഭവിക്കും? ചോദ്യം കേട്ടാൽ നേരെയുള്ള ചോദ്യം എന്ന് തോന്നും. അതെങ്ങനെ സംഭവിക്കും? അദ്വൈതം പറയുകയും പുനർജന്മത്തെ അംഗീകരിക്കുകയും ചെയ്യുക. ആത്മാവ് ജനന മരണങ്ങളില്ലാത്തവനാണെന്ന് പറയുകയും ആശയവും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരും അംഗീകരിക്കുക. ഇതെങ്ങനെ സംഭവിക്കുന്നു? അദ്വൈതത്തിൽ അതിന് പ്രശ്നമില്ല, അതിന് പ്രയാസമില്ല, അത് അദ്വൈത വിരുദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ട്? ഉപാധിഭേദത്തെ സ്വീകരിക്കുന്നുണ്ട്, ജനന മരണങ്ങളും പ്രവേശവും വരവും എല്ലാം സ്വീകരിക്കാം. പക്ഷേ അദ്വൈതയ്ക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുള്ള എന്താണ്? ഇത് തത്വത്തിൽ ഒന്നാണ്. ദ്വൈതി പറയുന്നതല്ല, ഇത് രണ്ട് തത്വങ്ങളാണ്. ഒന്നിന് ജനന മരണങ്ങളില്ല, മറ്റൊന്ന് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ദ്വാസുപർണ സവിജ സഖായ, ഒരു വൃക്ഷത്തിലെ രണ്ട് പക്ഷികൾ, ഒന്ന് മുക്തനായിരിക്കുന്നു, ഒന്ന് കർമ്മഫലത്തെ ഭക്ഷിക്കുന്നു. ഈ പ്രമാണം അനുസരിച്ച് അവർ പറയുന്നതാണ് ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഒന്നിന് ജനന മരണങ്ങളുണ്ട്, ഒന്നിനതില്ല. അദ്വിതീയത്തിലെന്താണ്? ജീവന് ജനന മരണങ്ങളുണ്ട് അംഗീകരിക്കുന്നു, പക്ഷെ പരമാർത്ഥത്തിൽ അതിനതില്ല. എന്തുകൊണ്ട്? പരമാർത്ഥത്തിൽ അത് ജനന മരണങ്ങളില്ലാത്ത ആത്മാവാണ്. പക്ഷെ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അത് പരമാർത്ഥമല്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അദ്വൈതത്തിൽ പുനർജന്മത്തിനൊന്നും വിരോധമില്ല. അദ്വൈതിയുടെ പുനർജന്മത്തെ അദ്വൈതി തൊട്ട് അംഗീകരിക്കത്തുമില്ല. നാമരൂപ വ്യാകരണമാണ് ഇത്. തസ്യവ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതേഹി. ഇനി അതിന് മറ്റു പ്രമാണങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.